ശ്രുതിപുരാണാനാം സൂത്രഭാഷ്യമുന ഈശ്വര ഗുരുരാവേ മൂർത്തി ക്ഷേദേഷത്മാർവാന്തര ശോകമോഹം ജരാമൃത്യം അത്യേതി ഏതം വൈ തം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ പ്രേഷണായാശ്ച വിത്തേഷണായാശ്ച രോഗേഷണായാശ്ച വിത്തായ അഥ ഭിക്ഷാചര്യം ചരന്തി തസ്മാബ്രാഹ്മണ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസീത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അഥ മുനിഃ അമൗനം ച മൗനം ച നിർവിദ്യ അഥ ബ്രാഹ്മണ സബ്രാഹ്മണ കേന സ്യാത് യേന സ്യാത് തേന ഈദൃശേവ അതോന്യദാർത്ഥം തദോഹ കഹോര കോശീതകയ ഉപരരാമ ഇവിടെ രണ്ടു തരത്തിലുള്ള ബലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സാധനം ഫലം ഇതിനെ ആശ്രയിക്കുക. സാധനം എന്ന് പറഞ്ഞ യജ്ഞോപവീതാദി സാധനം, ഫലം സ്വർഗാദിഫലം, ഇതിനെ ആശ്രയിക്കുന്ന ഒരു ബലം. ഇതാരാണ് അനാത്മവിത്തിന്റെ ബലം. ആത്മവിത്താണെങ്കിലോ തദ്ബലം ഹിത്വ, സാധന ഫലരൂപത്തിലുള്ള ബലത്തെ വിട്ടിട്ട് അസാധന ഫലരൂപ ആത്മവിജ്ഞാനം, ആത്മവിജ്ഞാനമാകുന്ന ബലത്തെ സ്വീകരിക്കുന്നു. അതെങ്ങനെയുള്ളതാണ്? സാധനവുമല്ല ഫലവുമല്ല, ആ സാധന ഫലരൂപം. തദ്ഭാവമേവ കേവലം ആശ്രയേ, ആത്മവിജ്ഞാനത്തെ മാത്രം ആശ്രയിക്കണം. തദാശ്രയനഹി കരണാന്വേഷണ വിഷയേനം ഹൃത്വ സ്ഥാപയിതം ന ഉത്സഹന്തേ. ആ ബലത്തെ ആശ്രയിച്ചാൽ, ആത്മവിദ്യയുടെ ബലത്തെ ആശ്രയിക്കുമ്പോൾ കരണങ്ങൾ അവനെ ആത്മവിത്തിനെ ബലാത്കാരമായി ആ വിഷയങ്ങളിൽ അവനെ നിലനിർത്തുന്നില്ല. മറിച്ചാണെങ്കിൽ ഈ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ ഗുരുവിനെ ബലാൽ കൊണ്ടുപോവുകയാണ് വിഷയങ്ങളിലേക്ക്. ആത്മബോധം കൊണ്ട് അതിന് തടയാൻ കഴിയുന്നു. ജ്ഞാനബലഹീനം ഹി മൂഢം ദൃഷ്ടാദൃഷ്ട വിഷയായാം ഏഷനായാം ഇവയേനം കർണാൻ എന്ന് യോജയന്തി. അത് വിശദമാക്കുന്നു. ജ്ഞാനബലമില്ലാത്ത അജ്ഞാനബലം കൊണ്ടാണ് ഇതിൽ വിഷയങ്ങളിൽ നിന്നും ഒരുവൻ മാറേണ്ടത്. ദൃഷ്ടാദൃഷ്ട വിഷയായാം ഏഷനായ ദൃഷ്ടാദൃഷ്ട രൂപത്തിലുള്ള ഏഷനകളിൽ ഇവനെ കരണങ്ങൾ അവനെ നിയോഗിക്കുന്നു. ജ്ഞാനബലം ഇല്ലാത്തവൻ. എന്ത് ജ്ഞാനബലം? ഈ പറയുന്ന സ്വരൂപബോധം. ആ ബലത്തെ വിശദീകരിക്കുന്നു. ബലം നാമ ആത്മവിദ്യാശേഷ വിഷയ ദൃഷ്ടി തിരസ്കരണം. ഇവിടെ ആദ്യം പറഞ്ഞ പാണ്ഡിത്യത്തെ കുറിച്ച്, പാണ്ഡിത്യത്തെ കുറിച്ച് പറഞ്ഞ അവിടെ ശ്രവണത്തിൽ നിന്നുണ്ടാകുന്നു. ഞാൻ ശ്രവണത്തിൽ നിന്ന് അതിന് പറഞ്ഞു. സാമാന്യമായി ആ പദപദാർത്ഥങ്ങൾ അറിയാവുന്നവനും അതിൻ്റെ പരസ്പര ബന്ധത്തെ അറിയാവുന്നുള്ള ഒരാളിന് അവിടെ തത്വമസി തുടങ്ങിയ ഉപദേശങ്ങളുടെ താല്പര്യത്തെ ഗ്രഹിക്കാൻ കഴിയും. ആ താല്പര്യം സുസ്വരൂപമാണ്. തൻ്റെ നിത്യമുക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതവന് ഗ്രഹിക്കാൻ കഴിയും. തത്വജ്ഞാനം, ആത്മജ്ഞാനം, ആത്മബോധം. അത് കഴിഞ്ഞ് പിന്നീട് പറയുന്നു ജ്ഞാനബലം, ബാല്യം. ഇത് മനനത്തിന് വേണ്ടി പറയുന്നു എന്ന് പറഞ്ഞു. സാധാരണ ഈ തത്വത്തെ ശ്രവിക്കുന്നവർ, അല്ലെങ്കിൽ ശ്രവണ മനനങ്ങളെല്ലാം ചെയ്യുന്നവർ, ശ്രവണ മനന നിധ്യാസനം ഇതനുഷ്ഠിക്കുന്നവർ തന്നെ സാധാരണ പറയാറുള്ള കാര്യമാണ്. എനിക്ക് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായി. നീ ആത്മാവാണെന്നാണ് ബോധിപ്പിച്ചത്. ശരി, എനിക്കത് മനസ്സിലായി. പക്ഷെ വിട്ടുപോകുന്നു, അതിന് നിൽക്കാൻ കഴിയുന്നില്ല. എപ്പോൾ വിട്ടുപോകുന്നു? വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ, വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ താൻ എന്താണോ ധരിച്ചത് അത് മറന്നുപോകുന്നു. ആത്മവിസ്മൃതി സംഭവിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊരു പരാതിയോ അല്ലെങ്കിൽ അത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമോ അല്ല. എൻ്റെ മുമ്പേ ഇരിക്കുന്നത് ഇന്ന വസ്തുവാണ്, ഇത് പുസ്തകമാണെന്നൊരാൾ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ഇത് വാച്ചാണെന്നൊരാൾ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ശരി, മറിച്ച് ആ ബോധം ഉണ്ടായതിനു ശേഷം മറിച്ചൊരു ബോധം ഉണ്ടാവുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്ന സ്വസ്വരൂപം എന്ന് പറയുന്നത് ഒരുവനെ സംബന്ധിച്ച് അത് അതീന്ദ്രിയമായിരിക്കുന്നു, അല്ലെങ്കിൽ അജ്ഞേയമായിരിക്കുന്നു, ഇന്ദ്രിയ അവിഷയമായിരിക്കുന്നു, ആ സ്ഥിതിയിലാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ബോധം, അവിദ്യാരൂപത്തിലുള്ള അവന്റെ ബോധം വിപരീയമാണ്. അവൻ ശരീരത്തിൽ ആത്മബുദ്ധിയോടുകൂടിയിരിക്കുകയാണ്. അത് ആത്മ അനാത്മ വിവേകം നടത്തുമ്പോഴാണ് ഒരാൾക്ക് മനസ്സിലാകുന്നത്. താൻ ഇതുവരെയും ധരിച്ചിരുന്നത് ഈ ശരീരത്തെയാണ് താൻ ആത്മാവാണെന്ന് ധരിച്ചത്. ഒരു മൂഢനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മൂഢനെ സംബന്ധിച്ചിടത്തോളം ആത്മ അനാത്മ വിവേകമില്ല. അതുകൊണ്ട് ആത്മാവ് എന്താണെന്നൊരു ചോദ്യമില്ല. ആത്മാവ് ശരീരമാണോ, മനസ്സാണോ, പ്രാണനാണോ, ബുദ്ധിയാണോ, ഇത്തരം ചോദ്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മൂഢൻ അവൻ തന്നെ ഗ്രഹിക്കുന്നു ശരീരമായും മനസ്സായും, അല്ലെങ്കിൽ ശരീരേന്ദ്രിയ മനസ്സിന്റെ സംഘാതമായും. അവിടെ വിവേകം ചെയ്യാതെ, വേർതിരിച്ചറിയാതെ അവൻ താൻ എന്നുള്ള ബോധത്തിൽ തന്നെ കുറിച്ച് നാം രൂപത്തോടുകൂടി, നാം ഈ രൂപം, ഈ വസ്തു, ഈ പിണ്ഡം ഇങ്ങനെ തന്നെ കുറിച്ച് ധരിച്ച് താൻ ജനിച്ചവനും മരിച്ചവനും ആണ് എന്ന് കരുതി അവൻ പോകുന്നു. അവനെ സംബന്ധിച്ച് ശരീരാത്മബോധമോ അല്ലെങ്കിൽ അതിനപ്പുറമുള്ള ഒരു ആത്മാവിനെ കുറിച്ചുള്ള ബോധമോ ഒന്നുമില്ല. അത് അവന്റെ ചിന്തയ്ക്ക് വിഷയമേ അല്ല. അപ്പോൾ അവനെ സംബന്ധിച്ച് പ്രശ്നങ്ങളുമില്ല. മൂഢനെ സംബന്ധിച്ച് ഇവിടെ ഒരു സമസ്യകളുമില്ല. അല്ലെങ്കിൽ ശിശുവിനെ സംബന്ധിച്ച് അങ്ങനെ എടുക്കാം. ഒരു ശിശുവിനെ സംബന്ധിച്ച് ഒരിക്കലും ശിശു ചിന്തിക്കാറില്ല ശരീരമാണോ താൻ അല്ലെങ്കിൽ ആത്മാവാണോ. അത്തരം സമസ്യകൾ അവിടെയില്ല, ചോദ്യങ്ങളില്ല, സമാധാനത്തിൻ്റെ ആവശ്യമില്ല. അത് അജ്ഞന്റെ സ്ഥിതി. അതേസമയം മറ്റൊരുവനോട് ഇത് ബോധിപ്പിക്കുമ്പോൾ, ഇത് ബോധിക്കുമ്പോൾ അവൻ വിവേകിയാകുന്നു. അതുവരെ അവൻ അജ്ഞനായിരുന്നു. ആ വിവേകിയെ സംബന്ധിച്ച് ബാഹ്യമായ വസ്തുക്കളെ ബോധിക്കുന്നത് പോലെയല്ല. കാരണം അവൻ അവിടെ വിചാരം ചെയ്യുന്നു. വിചാരം ചെയ്യുമ്പോൾ അവന് മനസ്സിലാകുന്നു, ആ ഈ ശരീരാത്മബോധം ഇതാണ് താൻ ഇതുവരെ കാത്ത് സൂക്ഷിച്ചിരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് ശരീരബോധമാണ്. താനെന്ന് തന്നെക്കുറിച്ച് ധരിച്ചിരുന്നത് ശരീരബോധമാണ് എന്ന ആ വിവേകിയാണ് തിരിച്ചറിയുന്നത്. മൂഢനല്ല. മൂഢന് വ്യവഹാരത്തിന് സാമാന്യ ജ്ഞാനം മതി. അതിന് വിശേഷിച്ചൊരു ശരീരാത്മബോധമോ ഒന്നും ആവശ്യമില്ല. പക്ഷെ ആരാണോ ഇത് ശ്രവിക്കുന്നത്, ശരീരം ഭിന്നമായ ഒരു ആത്മാവുണ്ടെന്ന് ധരിക്കുന്നത്, അവനാണ് പിന്നെ ശരീരത്തിലാണല്ലോ തൻ്റെ ബുദ്ധി, താൻ ഈ ശരീരത്തെയാണല്ലോ ആത്മാവാണെന്ന് ധരിച്ചത് എന്നുള്ള ചിന്തയുണ്ടാകുന്നത്. അപ്പോൾ അത് പറയുന്നതിൻ്റെ താല്പര്യം, അത് പരാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. അതെന്തിൻ്റെ ഫലമാണ്? ശരീരമാണ് താൻ എന്നുള്ള ബോധം വരുന്നത്, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ വിവേകത്തിൻ്റെ പ്രാരംഭ അവസ്ഥയിലാണ്. അല്ലെങ്കിൽ അവനത് ചിന്തിക്കുന്നില്ല. അവൻ തന്നെക്കുറിച്ച് വിശേഷമൊന്നും തന്നെ ചിന്തിക്കുന്നില്ല. ബഹുഭൂരിപക്ഷം ജീവനും ഈ വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇങ്ങനൊരു ചിന്ത കൂടാതെയാണ്. താൻ ശരീരമാണോ മറ്റെന്തെങ്കിലുമാണോ അന്ന് ചിന്തിക്കാറില്ല. എന്തിനു? വ്യവഹാരത്തിന് അത് ആവശ്യമില്ല. വ്യവഹാരത്തിന് തന്നെക്കുറിച്ചുള്ള ഒരു ബോധം മതി, താനെന്നുള്ള ഒരു ബോധം. അത് ശരീരമാകാം മറ്റെന്തെങ്കിലും ആകാം. പക്ഷെ എപ്പോഴാണോ ഈ തത്വത്തെ ശ്രവിക്കുന്നത്, അപ്പോൾ അവൻ ചിന്തിക്കുന്നു, എന്താണ് ഇതുവരെ താൻ ഇതിനെ ധരിച്ചിരുന്നത്? ശരീരമായിട്ടാണോ? ഇപ്പോൾ ബോധിപ്പിക്കുന്നു, എന്താണ് നിന്റെ സ്വരൂപം നിത്യമുക്തമാണ്. അവിടെ മുതലാണ് ശരീരബോധത്തെക്കുറിച്ച് അവൻ വേർതിരിച്ചറിയുന്നത്. വിവേകം അവിടെ മുതലാണ് ആരംഭിക്കുന്നത്. ആ വിവേകം നടക്കുന്ന സമയത്ത് രണ്ട് ബുദ്ധിയും വരും, സ്വാഭാവികമാണ്. ആ ശ്രുതിയുടെ താല്പര്യത്തെക്കുറിച്ച് സ്മരിക്കുമ്പോൾ അവന് തോന്നും, ആ എൻ്റെ സ്വരൂപം പരമാർത്ഥമാണ്, നിത്യമുക്തമാണ്. അത് വിസ്മരിച്ചിരിക്കുമ്പോൾ, ആ ശ്രുതി താല്പര്യത്തെ വിസ്മരിച്ചിരിക്കുമ്പോൾ അവൻ പഴയതുപോലെ തന്നെ അജ്ഞാവസ്ഥയിലുള്ളതുപോലെ തന്നെ ശരീരബോധത്തിൽ, അജ്ഞാവസ്ഥയിൽ വിവേകശൂന്യമായി പ്രവർത്തിക്കുന്നു. ഇവിടെ അവൻ ശരീരബോധം മൂലം ചിന്തിക്കുന്നു, ഇത് ശരീരബോധമാണ്. അവൻ അറിയുന്നു, ഇപ്പം എനിക്കുണ്ടായിരിക്കുന്ന ശരീരബോധമാണ്. എന്തുകൊണ്ട്? ഈ ശരീരമാണെന്നുള്ള ബോധം വരുന്നു. ആ ശരീരബോധത്തിനനുസരിച്ച് എനിക്ക് ക്ഷുത്പിപാസാദികളെല്ലാം വരുന്നു, കാമക്രോധാദികൾ വരുന്നു. അവിടെ ശരീരധർമ്മം ഇന്നതാണ്, പ്രാണധർമ്മം ഇന്നതാണ്, മനോധർമ്മം ഇന്നതാണ് എന്നെല്ലാം അവൻ വേർതിരിച്ച് മനസ്സിലാക്കുന്നു. അപ്പോൾ ശ്രവണത്തിന് ശേഷം ശരീരബോധവും അതിനെ തുടർന്നുള്ള അനുഭവങ്ങളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുണ്ടായേ പറ്റൂ. അത് വിവേകത്തിൻ്റെ പ്രാരംഭമാണ്. അതിലെങ്കിൽ പിന്നെ എന്താ വിവേകം? കേവലമായ ഏകമായ ജ്ഞാനമുള്ളിടത്ത് വിവേകമില്ല. വിവേകം എന്ന് പറയുന്നത് എന്താണ്? ഒന്നിനെ മറ്റൊന്നിൽ നിന്നും തിരിച്ചറിയുന്നതാണ്. അതാണ് വിവേകം. അനാത്മവിവേകവും തന്നെ അറിയുന്നു. അനാത്മവിവേകത്തിന് എന്ത് വേണം? അവൻ ആത്മാവിനെ കുറിച്ചുള്ള ബോധവും വേണം, ആത്മഭിന്നമായ അനാത്മാവിനെ കുറിച്ചും ബോധം വേണം. അതുകൊണ്ടിവിടെ എന്താണ് പ്രാരംഭത്തിൽ ബോധിപ്പിക്കുന്നത്? നിന്റെ സ്വരൂപം ഇന്നതാണ്, നിന്റെ സ്വരൂപം പരമാർത്ഥമാണ്. പിന്നെ ഇതുവരെയുള്ള എൻ്റെ അനുഭവം അത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമല്ല, മറിച്ച് പരമാർത്ഥമല്ലാത്ത ഈ ശരീരത്തെക്കുറിച്ചുള്ള ബോധമാണ്. അപ്പോൾ അവിടെ ആത്മ അനാത്മവിവേകം വരും. ഇതിൻ്റെ ആരംഭമാണ്. അതുകൊണ്ട് തത്വത്തെ ശ്രവിക്കുന്ന ഒരാളിന് ശരീരബോധമുണ്ടാകുന്നു. ശരീരബോധത്തെ തുടർന്ന് ശരീരാഭിമാനത്തോടുകൂടി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനം കൊണ്ട് അയാൾക്ക് രാഗദ്വേഷങ്ങളുണ്ടാകുന്നു, കാമക്രോധങ്ങളുണ്ടാകുന്നു എന്നൊക്കെയുള്ള ചിന്തകൾ, അത് സ്വാഭാവികമാണ്. അങ്ങനെ വന്നേ തീരൂ. അതുകൊണ്ടാണ് പാണ്ഡിത്യം എന്ന് പറയുന്നതിന് ഇവിടെ പറഞ്ഞ എന്താണ്? ആപാദജ്ഞാനം, സാമാന്യമായ ജ്ഞാനം. അവനങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു. അതിന് അവശ്യം ഭാവിയായി വരുന്നതാണ് ശരീരബോധവും പ്രപഞ്ചബോധവും ഈ പറയുന്ന മറ്റു തരത്തിലുള്ള നാനാത്വബോധവും എല്ലാം. അവിടെ അത് സ്വാഭാവികമായും വന്നു ചേരുന്നുണ്ട്. അതൊരാൾ ആഗ്രഹിക്കുന്ന എന്താണ്? ശ്രവണത്തിൽ അത് ഒഴിവാകണമെന്ന്. അതെന്തുകൊണ്ട് ഒഴിവാകുന്നില്ല? പുസ്തകം, ഇത് പുസ്തകമാണെന്ന് ഒരാൾ പറഞ്ഞു എന്ന് ധരിച്ചു. അവിടെ അയാൾക്ക് വ്യക്തമായ ബോധമുണ്ടാകുന്നു. എന്തുകൊണ്ട്? ഇതിനയാൾ മുമ്പ് മറ്റൊരു തരത്തിൽ ധരിച്ചിരുന്നില്ല, അറിയില്ലായിരുന്നു. ഒരാളോട് ചോദിച്ചത് എന്താണ്? പുസ്തകമാണ്. ശരി, അയാൾ ധരിക്കുന്നു. മുമ്പ് ഇതിനെ സംബന്ധിച്ച് മറിച്ചൊരു ജ്ഞാനമില്ല. ഇതങ്ങനെയല്ല, അജ്ഞനായിരിക്കുന്ന ഒരുവൻ ഇതിനെ മറുതരത്തിലാണ് ധരിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഇതിനെ ആത്മാവായി ധരിച്ചിരുന്നില്ല, തന്റെ സ്വരൂപം എന്താണെന്നവൻ ധരിച്ചിരുന്നില്ല. എന്നാൽ അവന് ശരീരബോധം ഉണ്ടായിരുന്നു. ആ ശരീരബോധത്തിലാണ് അവൻ ഞാനെന്ന, അതിന് അവിടെ വിവേകമില്ലെന്നേ ഉള്ളൂ. ശരീരം ഇന്നതാണ്, ആത്മാവ് ഇന്നതാണെന്നുള്ള വിവേകം കൂടാതെ മൂഢമായി ഈ സംഘാതത്തിൽ, ഈ പിണ്ഡത്തിൽ അഭിമാനിച്ചുകൊണ്ടാണ് അവൻ പ്രവർത്തിച്ചിരുന്നത്. അതുവരെയുള്ള അവന്റെ അനുഭവത്തിന് വിരുദ്ധമായൊരു ജ്ഞാനമാണ് ഇപ്പോൾ പറയുന്നത്. ശരീരത്തിന് അന്യമാണ്, ശരീരത്രയത്തിന് അന്യമാണ്, പഞ്ചകോശങ്ങൾക്ക് അന്യമാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും വരുന്നു അവിടെ വിപരീത ബുദ്ധി. അപ്പോൾ കൂടുതൽ ദൃഢമാകുന്നു. അത് പരാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇടത്ത് ഇവിടെ പറഞ്ഞത് എന്താണ്? ജ്ഞാനബലത്തെ ആശ്രയിക്കുക. ഏതൊരു ജ്ഞാനമാണോ ശ്രവണത്തിലൂടെ ഉള്ളിൽ ഉണ്ടായത്, ആ ജ്ഞാനത്തിന് ബലം വേണം. എന്തിനു വേണ്ടിയാണ് ആ ബലം? എന്താണ് ആ ബലം? അതാണ് പറയുന്നത്, ബലം നാമ ആത്മവിദ്യ അശേഷ വിഷയദൃഷ്ടി തിരസ്കരണം. വിഷയദൃഷ്ടിയെ തിരസ്കരിക്കുക അതിനു വേണ്ടിയിട്ട്. അത് സഹജമായും സ്വാഭാവികമായും ആത്മബോധത്തോടൊന്ന് ഒരുവനിൽ ഉണ്ടാകുന്നതാണ്. ഉണ്ടാകാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. അവർ ഇന്ന് ഞാൻ ശ്രവണവും മനനവും നിധ്യാസനവും എല്ലാം ചെയ്യുന്നു, ചെയ്തിട്ടും വീണ്ടും ഇതുണ്ടാകുന്നുണ്ടല്ലോ. ഉണ്ടാകും. കാരണം ശ്രവണം മനനം നിധ്യാസനം എല്ലാ സ്ഥലത്തും എന്താ ചെയ്യുന്നത്? ആത്മ അനാത്മ വിവേകം ചെയ്യുകയാണ്. അപ്പോൾ ആത്മബോധത്തോടൊപ്പം തന്നെ അവിടെ അനാത്മബോധവും അതിൻ്റെ ഒരു ഭാഗമാണ്, ഇല്ലെങ്കിൽ അത് നടക്കത്തില്ല. ശരീരബോധമില്ലാത്ത ഒരുവനും എന്താ ആത്മ അനാത്മ വിവേകം? കേവലമായ ആത്മബോധമാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ആത്മ അനാത്മ വിവേകം ഉള്ളപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വിവേകം ആവശ്യമാണ്. ആ വിവേകത്തിൽ ശരീരബോധം ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ജ്ഞാനബലം കൊണ്ട്, ബലമെന്ന് പറയുന്നത് ആ ശ്രവണത്തിൽ നിന്ന് അവൻ ലഭിച്ച പരമാർത്ഥ ബോധം കൊണ്ട് വിഷയദൃഷ്ടിയെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരുവൻ ജാഗ്രതയിലേക്ക് വരുമ്പോൾ തന്നെ സുഷുപ്തിയിൽ വിവേകമില്ല, അവിടെ ആത്മബോധവുമില്ല അനാത്മബോധവുമില്ല. ജാഗ്രതയിലേക്ക് വരുന്നത് തന്നെ ഒരുവൻ്റെ ജാഗ്രത എന്ന് പറയുന്നതിൻ്റെ വിഷയദൃഷ്ടിയാണ്. അതിൽ മുഖ്യമായി വരുന്നത് എന്താണ്? ശരീരബോധമാണ്. അവന് ശരീരമാണ്. വിശേഷിച്ചും ഈ തത്വത്തെ ശ്രവിച്ചതിന് ശേഷം, തത്വത്തെ ഗ്രഹിച്ചതിന് ശേഷം ഒരാൾ തൻ്റെ ജാഗ്രതനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാക്കുന്നു ഇത് ശരീരബോധമാണ്. ഇപ്പോൾ ശരീരത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ ശരീരബോധം അതാണ് പ്രഥമമായ വിഷയദൃഷ്ടി. താൻ ഈ ശരീരമാണെന്നറിയുക. അശ്വം ഇവിടെ അയാൾക്ക് ആത്മബോധമുണ്ട്. എന്തുകൊണ്ട്? അയാൾ തത്വത്തെ മനസ്സിലാക്കിയിരിക്കുന്നു. അതേസമയം തന്നെ വിഷയദൃഷ്ടിയുണ്ട്. രണ്ടും ഒരുമിച്ചായിരിക്കുന്നു. എങ്ങനെയാണോ ആത്മദൃഷ്ടി, അതുപോലെ വിഷയദൃഷ്ടി. ആത്മദൃഷ്ടിക്ക് അയാൾക്ക് ശ്രുതി ആശ്രയിക്കേണ്ടി വന്നു, ആചാര്യ ആഗമത്തെ ആശ്രയിക്കേണ്ടി വന്നു. വിഷയദൃഷ്ടിക്ക് ഒന്നിനെ ആശ്രയിക്കേണ്ടി വന്നില്ല, സഹജമായി തന്നെ ഉണർവിലേക്ക് വന്നപ്പോൾ ശരീരബോധത്തോടുകൂടി വന്നു. അപ്പോൾ തത്വം ശ്രവിച്ചതിന് ശേഷം ഒരാൾക്ക് ആത്മബോധം ഉണ്ടായിരിക്കെ തന്നെ ശരീരബോധം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ തിരസ്കരിക്കുക. എന്തുകൊണ്ടേ തിരസ്കരിക്കാൻ പറ്റൂ? താൻ പരാതിപ്പെടുന്ന, വിസ്മരിച്ചു എന്ന് താൻ പരാതിപ്പെടുന്ന ആത്മബോധം കൊണ്ട്. അപ്പോൾ ആ ശരീരബോധത്തിന്റെ സ്ഥാനത്ത് അയാൾ വിസ്മരിച്ചു പോയ ആത്മബോധത്തെ കൊണ്ടുവരുന്നു. താൻ നിത്യശുദ്ധ മുക്തസ്വരൂപനാണ് എന്ന് തന്നെ കുറിച്ച് ധരിക്കുമ്പോൾ അവിടെ വിഷയദൃഷ്ടി ശരീരദൃഷ്ടി ഇല്ലാതാകുന്നു, അതിന് തിരസ്കരിക്കപ്പെടുന്നു സ്വാഭാവികമായി. ഒന്നിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന്, ശരീരബോധത്തിൻ്റെ സ്ഥാനത്ത് ആത്മബോധത്തെ കൊണ്ടുവരുന്നതാണ് ആ വിഷയദൃഷ്ടിയുടെ തിരസ്കരണം എന്ന് പറയുന്നത്. പക്ഷെ വീണ്ടും അങ്ങനെ വരുമ്പോഴും ഇത് ബാഹ്യമായ വിഷയങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇത് പുസ്തകമാണെന്ന് ബോധിപ്പിച്ചപ്പോൾ മറ്റൊരു തരത്തിൽ അവിടെ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താണോ ഒരു വസ്തുവിൻ്റെ വാസ്തവ സ്വരൂപത്തെ ഒരാൾ ബോധിപ്പിക്കുന്നത്, അത് അങ്ങനെ തന്നെ ഗ്രഹിക്കുന്നതിന് വേറെ തടസ്സമില്ല. ഇതിന്നതാണെന്ന് ബോധിപ്പിച്ചാൽ ഇതിന്നതാണ് എന്ന് ബോധിക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നേരത്തെ തന്നെ വിപരീത ബുദ്ധിയിലാണ്. നേരത്തെ താൻ നിത്യശുദ്ധനാണെന്നുള്ള ബോധത്തിലുള്ള ഇതുവരെ വ്യവഹാരം നടന്നത് അങ്ങനൊരു അറിവുണ്ടായിട്ടില്ല, മറിച്ചൊരു ബുദ്ധിയാണ്. ഈ സംഘാതത്തിലായിരുന്നു തൻ്റെ ആത്മബോധം. അതിനെ മാറ്റണം. ഇവിടെ യത്നം ആവശ്യമാണ്, മനന രൂപത്തിലുള്ള യത്നം ആവശ്യമാണ്. ഇവിടെ ചോദിക്കുന്ന ഒരു വസ്തുവിൻ്റെ പരമാർത്ഥ ഭാവത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വിപരീതം ഉണ്ടാകുമെന്നാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുവിൻ്റെ പരമാർത്ഥം ഇത് ഇന്നതാണെന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വിപരീതം ഉണ്ടാകാറില്ലല്ലോ. ഇവിടെ ഇതിനെ മറ്റൊരു തരത്തിൽ ധരിക്കാത്തതുകൊണ്ടാണ് അതുണ്ടാകാത്തത്. മറിച്ച് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, തൻ്റെ സ്വരൂപം നിത്യമുക്തമെന്നല്ല ഇതുവരെ ധരിച്ചിരുന്നു. പിന്നെന്താണ് ഈ സംഘാതം? അത് ശരീരമെന്നോ മനസ്സെന്നോ ബുദ്ധിയോ ഒന്നും വിവേചിക്കാതെ ഞാൻ ഇന്ന പേരോടുകൂടിയവൻ, ഇന്ന രൂപത്തോടുകൂടിയവൻ എന്ന് ധരിച്ചിരുന്നതുകൊണ്ട് ഇവിടെ ആത്മബോധത്തിന് ശേഷവും മനനത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ വിപരീത ബുദ്ധി ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ അത് നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടു, ശ്രവണം എന്ന് പറയുമ്പോൾ അതൊന്ന് വേറെയാണ്, മനനം എന്ന് പറയുമ്പോൾ അത് രണ്ടാമത് വേറെ ഒന്നാണ്, നിദ്യാസനം എന്ന് പറയുന്നത് മൂന്നാമത് വേറെ ഒന്നാണെന്ന് അങ്ങനെയല്ല. ശ്രവണ മനന നിദ്യാസനങ്ങളെല്ലാം ഏകരൂപത്തിൽ സദാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രവണം നടക്കുന്നിടത്ത് തന്നെ മനനവും സംഭവിക്കുന്നുണ്ട്. തത്വമസി എന്ന് പറയുന്ന ആ ശബ്ദം കർണകൂടങ്ങളിൽ പതിയുന്നു മാത്രമല്ല ശ്രവണമെന്ന് പറയുന്നു. ശ്രവണത്തിന് തന്നെ പറയും എന്താണ്, ശ്രുതിയുടെ ശ്രവണത്തിനെ കുറിച്ച് പറയും, താത്പര്യ നിർദ്ധാരണമാണ് ശ്രവണം എന്ന് പറയും. അപ്പൊ ശ്രവണമെന്ന് പറയുന്നത് മനനം കൂടാതെ ഒരു ശ്രവണമില്ല, ശ്രവണത്തിൻ്റെ ഭാഗമാണ് മനനം. ആ നിധ്യാസനം കൂടാതെ ഒരു മനനമില്ല, ശ്രവണ മനന നിധ്യാസനം. അതിൻ്റെ നിർദ്ധാരണം എന്ന് പറയുമ്പോൾ നിധ്യാസനമാണ്. അപ്പോൾ എപ്പോഴാണോ ഇതിൻ്റെ പ്രഥമ ശ്രവണം നടക്കുന്നത് തത്വത്തിൻ്റെ, ആ സമയത്ത് തന്നെ ശ്രവണം മാത്രമല്ല നടക്കുന്നത്. തത്വശ്രവണം എന്ന് പറയുമ്പോൾ കേവലം ശബ്ദത്തെ ശ്രവിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, താൻ എന്താണ് എന്നുള്ളതിനവിടെ നിശ്ചയിക്കുന്നു. അപ്പോൾ ശ്രവണം മനനം നിത്യാസനം എല്ലാം നടക്കും. ഇതെല്ലാം നടക്കുന്നത് കൊണ്ടാണ് തനിക്കൊരു ബോധം ഉണ്ടാകുന്നത്. എന്താണ് ആ താൻ? ഈ ശരീരമല്ല, നിത്യസ്വരൂപമാണ്. ബാഹ്യമായ ഒരു വസ്തുവിനെ ബോധിപ്പിക്കുന്നത് പോലെ തൻ്റെ പരമാർത്ഥത്തെ തന്നെ ശ്രുതി ബോധിക്കുകയാണ്. പക്ഷെ അവിടെ ബാഹ്യമായ വസ്തുവിനെ ബോധിക്കും പോലെ ബോധിക്കാൻ പറ്റുന്നില്ല. ശ്രുതി ബോധിക്കുമ്പോൾ ആ ഞാൻ നിത്യസ്വരൂപമാണെന്ന് ബോധിച്ചാലും മറിച്ച് മുമ്പ് മറ്റു തരത്തിലുള്ള ബോധങ്ങളുള്ളതുകൊണ്ട് ഈ ബോധത്തെ വിസ്മരിച്ചു പോകുന്നു. ആണ് തത്വവിസ്മരണം എന്ന് പറയുന്നത്. അത് സ്മരിച്ചിട്ട് വിസ്മരിക്കുകയല്ല, തത്വബോധം വിട്ടുപോകുന്നു, അതാണ് വിസ്മരണം എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യത്തെ ഓർത്തിട്ട് മറക്കാം, അങ്ങനെ സംഭവിക്കും. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ കാണാതെ പഠിക്കുന്നു, മനഃപ്പാഠം ചെയ്യുന്നു, അതിനാണ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നത്. കണ്ടു തന്നെയാണ് പഠിക്കുന്നത്, പക്ഷെ മനഃപ്പാഠം ചെയ്യുന്നു, മനഃപ്പാഠം ചെയ്ത് മനസ്സിലത് വയ്ക്കുന്നു. നല്ല ബലമാക്കി വെക്കുന്നു. മറ്റ് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു, ഓർക്കാൻ ശ്രമിക്കാൻ കിട്ടുന്നില്ല. പിന്നെ വളരെ ശ്രമിച്ചത് ഓർത്തെടുക്കുന്നു, ശരി ഓർത്ത് മനസ്സിൽ വയ്ക്കുന്നു. വീണ്ടും കുറച്ചു കഴിഞ്ഞ് വ്യവഹാരത്തിൽ പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? എന്താണോ ഓർത്തത് അത് വീണ്ടും നഷ്ടപ്പെട്ടു പോകുന്നു. അവിടെ സ്മൃതിയുടെ ഭ്രംശം സംഭവിക്കുന്നു. അതിന് സ്മൃതിഭ്രംശം എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നു. സ്മൃതിയുടെ ഭ്രംശമല്ല, പിന്നെ ഏതൊരു ബോധമാണോ തന്നിലുണ്ടായത് അത് സ്മൃതിയല്ല, അനുഭവമാണ്. ശ്രുതി ബോധിപ്പിക്കുന്നു, താനതിനെ ശ്രവിച്ച് വിചാരം ചെയ്ത് ഉറപ്പിക്കുന്നു. ഇതൊരു അനുഭവമാണ്, ഇതൊരു സ്മരണയല്ല. എന്തുകൊണ്ട്? സ്മൃതി എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ്. സ്മൃതി ഇന്നലെ ആനയെ കണ്ടു, ഇന്ന് അതിനെക്കുറിച്ചുള്ള അറിവെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്മരണയാണ്. എന്തുകൊണ്ട്? ആന ഇന്നലെ ആയിരുന്നു. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഭൂതമല്ല, വർത്തമാനമല്ല, ഭാവിയല്ല, എല്ലാമാണ്. അത് ത്രികാലത്തിലും സ്ഥിതി ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പരമാർത്ഥ വസ്തുവിനെ ബോധിപ്പിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ, ഇത് നമ്മളിപ്പോൾ പരമാർത്ഥമൊന്നും ധരിച്ച് ബോധിക്കുന്നത് പോലെ ശ്രുതിയും ബോധിപ്പിക്കുന്ന എന്താണ്? തൻ്റെ പരമാർത്ഥത്തെക്കുറിച്ചാണ്. ആ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് അത് സ്മൃതിയല്ല, മറിച്ച് എന്താണ്? അനുഭവമാണ്. എന്തുകൊണ്ട്? ആ പരമാർത്ഥ വസ്തു എല്ലാ കാലത്തിലും നിലനിൽക്കുന്നതാണ്, കാലാതീതമായി നിലനിൽക്കുന്നതാണ്. പിന്നെ അതിൻ്റെ സ്മൃതി എങ്ങനെ ഉണ്ടാകും? ഇന്നലെ കണ്ട വസ്തു വസ്തു ഇന്നലെ ആയതുകൊണ്ടാണ് ഇന്ന് സ്മൃതി ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന ഇതാ ഇത് ഞാൻ ഇന്നതാണെന്ന് അറിയുമ്പോൾ ഇതെങ്ങനെ സ്മൃതിയാകും? അതിനാകാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് എൻ്റെ മുമ്പിലിരിക്കുന്ന പരമാർത്ഥമായ വസ്തുവാണ്. അതുപോലെ സദാ അപരോക്ഷമായിരിക്കുന്ന സ്വസ്വരൂപത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ ആ ബോധമെന്ന് പറയുന്നത് സ്മൃതിഭ്രംശമാണ്. ആ ബോധമെന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥ ബോധമാണ്. ആ ബോധം പക്ഷേ ഇല്ലാതാകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. എങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു? അടുത്ത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആ ശരീരബോധം കടന്നു വരുമ്പോൾ അത് ഈ ബാഹ്യമായ വിഷയത്തിൽ കുറിച്ചുള്ള ബോധം പോലെയല്ല. ഈ ബോധം ഇത് കൊസവെന്ന് പറഞ്ഞാൽ പിന്നെ മാറുന്നില്ല. കാരണം ഇതിന് മറ്റൊരു വിപരീത ബുദ്ധി ഉണ്ടായിരുന്നില്ല. മറ്റേതെങ്കിലും ഒരു വിപരീത ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ തുടർന്ന് വീണ്ടും സംശയം വരാം. മുമ്പ് ഇതിനെ ഒരു തുണിയായിട്ട് ധരിച്ചിരുന്നു, ഇപ്പോൾ ഒരാൾ പറഞ്ഞ് ഇത് പുസ്തകമാണ്. അടുത്ത സംശയം വരാം, എന്താണ് അത്? തുണിയാണോ അതേ പുസ്തകമാണോ? മുമ്പ് ഞാൻ ധരിച്ച അങ്ങനെയാണ്, ഇപ്പോൾ ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്, വാസ്തവം എന്താണ്? പക്ഷേ ഇതങ്ങനെയല്ല, ഇതിനെക്കുറിച്ച് മറ്റൊരു ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഒരാൾ ബോധിപ്പിക്കുകയാണ് ഇത് ഇന്നതാണോ, ശരി ഇന്നതാണെന്ന് ബോധിപ്പിക്കുന്നു. അവിടെ സംശയമില്ല, വിപരീയമില്ല. പക്ഷെ ആത്മവസ്തുവിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതിനെ സംബന്ധിച്ചുള്ള ബോധം ഇന്ന് വരെ ഈ തത്വത്തെ ശ്രവിക്കുന്നതുവരെ, തത്വത്തിന്റെ ശ്രവണ മനന നിധ്യാസനങ്ങൾ അനുഷ്ഠിക്കുന്നതുവരെ മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് തത്വബോധത്തിന് ശേഷം, ശ്രുതിയിൽ നിന്നുള്ള തത്വബോധത്തിന് ശേഷം വിപരീത ബുദ്ധി വരുന്നത് അവശ്യം ഭാവിയാണ്. അതുകൊണ്ട് തന്നെ മനനവും അവശ്യം ഭാവിയാണ്, മനനം കൂടിയേ തീരും. അപ്പോൾ മുമ്പ് ഈ ബോധം ഉണ്ടാകുന്നതിന് ശ്രവണം മനനം നിധിധ്യാസനം എല്ലാം വേണ്ടി വന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് താല്പര്യത്തെ അവധാരണം ചെയ്ത ഞാൻ നിത്യമുക്തനാണ്, എന്റെ സ്വരൂപം മുക്തിയാണ് എന്ന് താല്പര്യം നിർദ്ധാരണം ചെയ്തു. ശരി, പിന്നെ വീണ്ടും എന്താ പറയുന്നത്? മനനമെന്ന് ശ്രവണം വേണ്ടേ? അതാണ് അവിടെ മനനമെന്നോ ശ്രവണമെന്നോ വേർതിരിക്കാൻ വയ്യ. വീണ്ടും അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. വീണ്ടും ആ വിചാരം തന്നെയാണ് ആവർത്തിക്കുന്നത്. മുമ്പ് ഏതൊരു വിചാരമാണോ ചെയ്തത് അത് ആവർത്തിക്കുന്നു. എന്തിനു ആവർത്തിക്കേണ്ടി വരുന്നു? ഇവിടെ ആ വിചാരം ചെയ്തപ്പോൾ തന്നെ സംബന്ധിച്ച് ഏതൊരു നിശ്ചയമാണോ ഉണ്ടായത്, ഞാൻ മുക്തസ്വരൂപനാണ് നിത്യമുക്തനാണ്, അതിനെ ബാധിച്ചുകൊണ്ട് അടുത്തൊരു ജ്ഞാനം വന്നു. തൽക്കാലത്തേക്ക് അതിനെ മാറ്റിവെച്ചുകൊണ്ട് അവിടെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനും തെറ്റിദ്ധാരണ വരുത്. സാധാരണ രജ്ജുവിൽ സർപ്പഭ്രാന്തി ഉണ്ടായി, വെളിച്ചം വന്നു, അത് കയറാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഇതുവരെ ഉണ്ടായിരുന്നത് സർപ്പമായിരുന്നില്ല, മറിച്ച് രജ്ജുവാണ് എന്നുള്ള ബോധമുണ്ടാകുന്നു. അതുപോലെ ഇവിടെ തത്വശ്രവണത്തിൽ നിന്ന് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചൊരു ബോധമുണ്ടായി. എന്തുകൊണ്ട്? അത് പരമാർത്ഥമാണ്. ശ്രുതി ഇത്ര ചെയ്യുന്നുള്ളൂ, പരമാർത്ഥമായ വസ്തുവിനെ ബോധിപ്പിക്കുന്നു, നിത്യസിദ്ധമായിരിക്കുന്ന വസ്തുവിനെ ബോധിപ്പിക്കുന്നു. അത് മറ്ററിവുകളെ പോലെയല്ല, വിഷയങ്ങൾ മാറി മറിഞ്ഞു പോകുന്ന മറ്റ് അറിവുകളെ പോലെയല്ല. ഇത് വിഷയം മാറുന്നില്ല. ഏതൊരറിവിനാണോ ഒരാൾക്കുണ്ടായത്, ആ അറിവിന്റെ വിഷയമായിരിക്കുന്ന ആ പരമാർത്ഥ വസ്തുവിന് ഒരിക്കലും മാറ്റം വരുന്നില്ല. അതുകൊണ്ട് ഇത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ്. ആ ബോധത്തിന് ബാധ വരുന്നു എന്ന് പറയുമ്പോൾ രജ്ജു സർപ്പത്തിലെ ബാധ പോലെ അല്ല. അവിടെ എന്താണ് പറയുന്നത്? ആ ഇത് സർപ്പമല്ല, രജ്ജുവാണ്. ഇവിടെ അങ്ങനെയല്ല. ഏതൊരു ബോധമാണോ തനിക്കുണ്ടായത് ആ ബോധത്തെ നിഷേധിക്കുന്നില്ല. എനിക്കങ്ങനെ ഒരു ബോധം ഉണ്ടായില്ല എന്ന് പറയുന്നില്ല. അതുണ്ടായതാണ്, വാസ്തവമാണ്, പരമാർത്ഥമായതുകൊണ്ടാണ് അതുണ്ടായത്. ഈ തത്വ ശ്രവണ മനനം ചെയ്തപ്പോൾ തനിക്കുണ്ടായ നിശ്ചയം എന്താണ്? താൻ ഈ ശരീരമല്ല, മറിച്ച് പരമാർത്ഥ വസ്തുവാണ്. ഇതിൽ മിഥ്യയായ അഭിമാനം മാത്രമാണുള്ളത്. അവിവേകം കൊണ്ടുള്ള ഒരു താതമ്യപ്പെടലാണ് ഈ ശരീരത്തിനോടുള്ളത്. മറിച്ച് തൻ്റെ പരമാർത്ഥ സ്വരൂപം ഇന്നതാണ് എന്നുള്ള ഈ ബോധത്തെ, അങ്ങനെ ഒരു ബോധമുണ്ടായില്ല, ആ ബോധം ശരിയല്ല എന്നൊന്നും പറയുന്നില്ല. മറിച്ച് ആ സംസ്കാരത്തിൻ്റെ ബലം കൊണ്ട് ഇത് പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണെങ്കിലും ഇന്ദ്രിയ പ്രത്യക്ഷമായിരിക്കുന്ന, മനസ്സിന് പ്രത്യക്ഷമായിരിക്കുന്ന ഈ ശരീരത്തിൽ വീണ്ടും സ്വാഭാവികമായി തന്നെ അവൻ്റെ സംസ്കാര ബലം കൊണ്ട് ആത്മബുദ്ധി വരുന്നു. മറ്റേ ബോധത്തെ തിരസ്കരിക്കാതെ തന്നെ ആ ബോധം തൽക്കാലത്തേക്ക് ഇല്ലെന്നേ ഉള്ളൂ. ഈ രണ്ടാമത് വരുന്ന ഈ ബോധത്തെയാണ് പറയുന്നത് അവിദ്യ. അപ്പോൾ വിദ്യ ഒരുവനിൽ ഉണ്ടായിട്ടും അവനിൽ അവിദ്യ പ്രത്യക്ഷപ്പെടുന്നു. അത് അതിൽ അതിശയൊന്നുമില്ല. അപ്പോൾ തനിക്കിങ്ങനെയുള്ള ഒരു ബോധം ഉണ്ടായതിനു ശേഷം പിന്നെന്താ ഇങ്ങനെ വിപരീത ബുദ്ധി ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നത് അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു ബോധം വരാൻ പാടില്ല എന്നല്ല, മറിച്ച് അവശ്യം ഭാവിയായി അങ്ങനെ ഒരു ബോധം വരും, വന്നേ തീരൂ. എന്തുകൊണ്ട്? ആത്മാനാത്മ വിവേകം അവിടെ നടക്കുന്നതുകൊണ്ട്. അപ്പോൾ അവിടെ വീണ്ടും ശ്രവണ മനന നിധ്യാസനങ്ങൾ ആവശ്യമായി വരുന്നു. ആദ്യം ശ്രുതിയിൽ നിന്ന് താല്പര്യ ബോധമുണ്ടായി, താൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. അടുത്ത നിമിഷം പഴയ സംസ്കാരമനുസരിച്ച് ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങളും എല്ലാം കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതിന് മാറ്റം വരുന്നില്ല, അതുകൊണ്ട് വീണ്ടും ദേഹാത്മബോധം വരും. അത് സാമാന്യമായി പറയും, അത് മുമ്പ് വന്ന ബോധത്തെ ബാധിച്ചുകൊണ്ട് വന്നു എന്ന് പറയും. ബാധിച്ചുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണോ ആ ബോധത്തിന്റെ സ്ഥാനത്ത് പുതിയൊരു ബോധം വന്നു. ഇതാണ് നമ്മുടെ അനുഭവം. തത്വശ്രവണം ചെയ്യുമ്പോൾ, തത്വത്തെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംശയരഹിതമായി ബോധിക്കുന്നു. ആ യുക്തികളെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. അന്യന്റെ യുക്തികളാണ്, പക്ഷെ അതിനെ നമ്മൾ സ്വാംശീകരിക്കുന്നു. ഭാഷ്യകാരന്റെ യുക്തിയായിരിക്കും, അല്ലെങ്കിൽ ശ്രുതിയുടെ യുക്തിയായിരിക്കും, പക്ഷെ ആ യുക്തികളെയൊക്കെ നമ്മൾ സ്വാംശീകരിക്കും. സ്വാംശീകരിച്ചുകൊണ്ട് സ്വന്തം ഉള്ളിൽ ആ ഒരു ബോധം ഉണ്ടാകും. ആ ബോധം ഉണ്ടാകുമ്പോൾ അവിടെ ശരീര ബോധമില്ല. ഒരേ സമയം രണ്ട് ബോധത്തിന് നിൽക്കാൻ പറ്റത്തില്ല. അത് പരമാർത്ഥ ബോധമാണ്, പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ്. ഉണ്ടായി വരുന്ന ബോധം പരമാർത്ഥം എന്നല്ല പറയുന്നത്, തൻ്റെ ഉള്ളിൽ ഏതൊരു പരമാർത്ഥമാണോ ഉള്ളത് ആ പരമാർത്ഥത്തെക്കുറിച്ച് ബോധമുണ്ടോ? ഈ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായപ്പോൾ അറിവ് പുസ്തകം തന്നെ പറയുന്നു, വിഷയം എങ്ങനെയോ അങ്ങനെ ഒരറിവുണ്ടാകുന്നു. ഇവിടെ എന്താണ് വിഷയം എന്ന് പറയുന്നത്? പരമാർത്ഥ സ്വരൂപമാണ്. ഉടനെ അവൻ അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നു. ആ ബോധം നീക്കെ വീണ്ടും അടുത്തെന്ത് ചെയ്യുന്നു? മറ്റൊരു ബോധം വരുന്നു. മറ്റൊരു ബോധം വരുമ്പോൾ പിന്നെ ഇതിനവിടെ നിലയില്ല, നിൽക്കാൻ ഇടമില്ല. ആത്മബോധം അവിടെ മാറിപ്പോകുന്നു. വീണ്ടും ശരീരബോധം വരുന്നു. ശരീരബോധം വരികയും ആ ശരീരബോധം തുടരുകയും ചെയ്താലോ അവൻ്റെ മനസ്സ് കാമക്രോധാദികൾക്ക് അടിമപ്പെടും, വ്യവഹാരത്തിന് അടിമപ്പെടുന്നു, ലോകവ്യവഹാരത്തിലേക്ക് അവൻ പോകുന്നു. അവിടെ പിന്നെന്താ? അതിനാണ് പറയുന്നത് ആത്മവിദ്യ. വീണ്ടും ആത്മവിദ്യ അവിടെ കൊണ്ടുവരിക. മുമ്പ് ഏതൊരു ആത്മവിദ്യയാണോ ഉണ്ടായിരുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടൊരു ആത്മവിദ്യ അവിടെ കൊണ്ടുവരിക. കാരണം ആ ആത്മവിദ്യ ഇപ്പോൾ ഇല്ലല്ലോ, അത് പോയല്ലോ, അതിനെ വലിച്ചു നീട്ടാനൊന്നും കഴിയത്തില്ല. അതിനെന്ത് ചെയ്യണം? പറയുന്നു മനനം. അപ്പൊ ശ്രവണം എന്ന് പറയുമ്പോൾ ശ്രവണത്തിന് പ്രാധാന്യവും കേൾക്കുക എന്നുള്ള തത്വത്തെ ശ്രവിക്കുക എന്ന് പറയുന്നതിന് പ്രാധാന്യവും മനന നിധ്യാസനങ്ങൾക്ക് അപ്രധാന്യം വരും. മനനം എന്ന് പറയുമ്പോൾ ആ വിചാരത്തിന് പ്രാധാന്യം വരുന്നു. ശ്രവണ നിധ്യാസനങ്ങൾ അവിടെ മുഖ്യമല്ലാതെ ആവുന്നു, ഗൗണമായി തീരും. അതുകൊണ്ട് രണ്ടാമത് പറയുന്നു മനനം കൊണ്ട്. മനനം എന്താണ്? ജ്ഞാനരൂപത്തിലുള്ളതാണ്. മുമ്പ് ഏതൊരു ജ്ഞാനമാണോ ഉണ്ടായത് അതിന് സമാനമായ ജ്ഞാനമാണ്. ആ ജ്ഞാനത്തിൻ്റെ തുടർച്ചയല്ല. ആദ്യം ആ ബോധമുണ്ടായി, അത് കഴിഞ്ഞ് ദേഹാത്മബോധമുണ്ടായി, അപ്പോൾ പിന്നെ ജ്ഞാനത്തിൻ്റെ തുടർച്ചയില്ല. ഞാനവിടെ മുറിഞ്ഞു പോയി സ്വാഭാവികമായിട്ട്. പക്ഷെ ആ ദേഹാത്മബോധത്തെ നിരാകരിച്ചുകൊണ്ട് വീണ്ടും ജ്ഞാനം ഉണ്ടാകും. അത് ജ്ഞാനം കൊണ്ടേ സാധ്യമാകും. എങ്ങനെ? അത് പറയുന്നു മനനം കൊണ്ട്. മനനം കൊണ്ടെന്ന് പറയുമ്പോൾ അവിടെ ശ്രവണവും മനനവും നിധ്യാസനവും എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മനനത്തിനാണ്, ആത്മാ വിചാരത്തിനാണ്. അല്ല, താൻ ഈ ശരീരത്തോടു കൂടിയവനാകാൻ വഴിയില്ല, താൻ ഈ ശരീരത്തിൻ്റെതല്ല, മറിച്ച് ഈ ശരീരം തൻ്റേതാണ്, താൻ ഈ ശരീരത്തിൻ്റേതല്ല എന്നിങ്ങനെ ശരീരത്തിൽ നിന്നുള്ള ആ മുക്തി സ്വസ്വരൂപത്തിൻ്റെ അതിനവൻ ബോധിക്കുന്നു, വിചാരം കൊണ്ട് ബോധിക്കുന്നു. അത് മനനം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? മുമ്പുണ്ടായ ജ്ഞാനത്തിന് സമാനമായ ജ്ഞാനം വരുന്നു. സമാനമായ ജ്ഞാനം വരുമ്പോൾ അത് ഒരേ ജാതിപ്പെടുന്ന ജ്ഞാനമായി. അപ്പോൾ ജ്ഞാനത്തിന് ബലം വരുന്നു. അതാണ് ജ്ഞാനബലം എന്ന് പറയുന്നത്. ആ ബലം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവിടെയുള്ള ആ ദേഹബോധം അത് തിരസ്കരിക്കപ്പെടുന്നു. ആ ബോധം കൊണ്ട് ഇത് തുടരുന്നു. അതാണ് മനനത്തിൻ്റെ ആവൃത്തി. ആത്മബോധം തുടർന്നു വരുന്ന ദേഹബോധം, വീണ്ടും മനനം കൊണ്ടുവരുന്ന ആത്മബോധം, ഇതിങ്ങനെ തുടരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇവിടെ തത്വത്തെ ശ്രവിക്കുന്ന ഒരാൾക്ക്, ശ്രവണ മനനങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക്, മുക്ഷുവിന് അയാൾ സർവകർമ്മ സന്യാസത്തോടുകൂടിയാണ് ശ്രവിക്കുന്നതെങ്കിലും അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാം. തത്വം വിട്ടുപോകാം, ദേഹാത്മബോധം വരാം, വീണ്ടും തത്വത്തിലേക്ക് വരാം, ഇതെല്ലാം സംഭവിക്കാം. അപ്പോൾ മനനം കൊണ്ട് അതിൻ്റെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ആത്മവിദ്യ അശേഷ വിഷയദൃഷ്ടി തിരസ്കരണം, ശരീരബോധം, ആ ശരീരബോധത്തെ തുടർന്ന് വരുന്ന പ്രപഞ്ചബോധം, ആ പ്രപഞ്ചബോധത്തെ തുടർന്ന് വരുന്ന പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധി, ആ സത്യത്വ ബുദ്ധിയാണ് പ്രപഞ്ചബോധത്തെ തിരസ്കരിക്കാൻ പറ്റും. ഒരാൾ ജാഗ്രതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോധമുള്ളിടത്തോളം കാലം അയാൾക്ക് പ്രപഞ്ചബോധം കാണും. ജാഗ്രത് ബോധം തന്നെ പ്രപഞ്ചബോധം. പിന്നെ പ്രപഞ്ചബോധത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും? ജാഗ്രത വരാതില്ല. അതിന് പറയും ഉറങ്ങിയാൽ മതി, സുഷുപ്തിയിലിരിക്കും. ഇവിടെ അതല്ല ഉദ്ദേശിക്കും. സുഷുപ്തിയിലിരുന്നുകൊണ്ട് കാര്യമില്ല, ഇവിടെ എന്തുവേണം? ആത്മബോധം വേണം. ആത്മബോധം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഈ പ്രപഞ്ചബോധവും വരും. ആ പ്രപഞ്ചബോധം വരുന്നതിന് ദോഷമില്ല, അതിൽ വരുന്ന സത്യത്വ ബുദ്ധിയാണ് ദോഷം ചെയ്യുന്നത്. പ്രപഞ്ചബോധം എന്തുകൊണ്ട് ദോഷമില്ല? പ്രപഞ്ച സത്തായിട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രപഞ്ചം സച്ചിദാനന്ദമായിട്ടാണ് അനുഭവപ്പെടുന്നത്. പ്രപഞ്ച സച്ചിദാനന്ദമായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ പ്രപഞ്ച ദോഷത്തിൽ എന്താ ദോഷം? ഒരു ദോഷമുണ്ട്. ആ സച്ചിദാനന്ദമാണ് എന്നറിയുമ്പോൾ അവിടെ ദോഷമൊന്നുമില്ല. പക്ഷേ ആ സത്വം അത് പരമാർത്ഥ സത്യത്തിൽ നിന്ന് വേറിട്ട പ്രപഞ്ചത്തിൻ്റെതാണ് എന്ന് ധരിക്കുന്നിടത്താണ് ദോഷം. അതാണ് പരിഹരിക്കേണ്ടത്. അത് പരിഹരിക്കുന്നതിനാണ് മനനത്തിൻ്റെ ആവശ്യം പറയുന്നത്. അവിടെ ജ്ഞാനത്തിന് ബലമുണ്ട്. ജ്ഞാനം ഒന്നിനെ തുടർന്ന് ഒന്നായി വരുമ്പോൾ അതിന് ബലം വരും. അങ്ങനെയാണല്ലോ, ഏത് കാര്യമായാലും ഒന്നിനെ തുടർന്ന് ഒന്നായി വരുമ്പോൾ അതിന് ബലം കൂടും. വിവേകദാർഢ്യം, ജ്ഞാനദാർഢ്യം, ജ്ഞാനബലം, ജ്ഞാനശുദ്ധി, ഇത് ആധ്യാത്മിക ജ്ഞാനത്തിലല്ല, സർവത്ര ജ്ഞാനത്തിൽ ഇങ്ങനെയാണ്. ജ്ഞാനത്തിൻ്റെ ആവർത്തി കൊണ്ട് ജ്ഞാനത്തിന് ബലം വരുന്നു, ദൃഢത വരുന്നു. അതുപോലെ സ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അത് മനനം കൊണ്ട് ആ ജ്ഞാനം അവൻ്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും വരുമ്പോൾ ആ ജ്ഞാനത്തിന് ദൃഢത വരും. അപ്പോൾ അവനെന്ത് ചെയ്യുന്നു? അവൻ അനാത്മദൃഷ്ടിയെ തിരസ്കരിക്കുന്നു, ശരീരബോധത്തെ അവൻ തിരസ്കരിക്കുന്നു. ശരീരബോധത്തെ തിരസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ശരീരത്തെ സംബന്ധിച്ചുള്ള പരമാർത്ഥ ബോധമില്ല എന്നേ ഞാൻ അർത്ഥമുള്ളൂ. അല്ല, ശരീരബോധം ഇല്ലാതാകുന്നുണ്ടെന്നല്ല. ശരീരബോധം ദോഷമുള്ള കാര്യമില്ല. അഗ്നിയെക്കുറിച്ചുള്ള ബോധം പൊള്ളിക്കത്തില്ല. മറിച്ച് ആ ബോധത്തിനെ തുടർന്ന് വരുന്ന വ്യവഹാരങ്ങളാണ് അവിടെ പൊള്ളിക്കുന്നത്. അതുപോലെ ശരീരത്തെക്കുറിച്ചുള്ള ബോധം അതല്ല, മറിച്ച് ആ ശരീരബോധത്തെ തുടർന്ന് വരുന്ന വ്യവഹാരങ്ങൾ എന്താണ്? ആ ശരീരബോധത്തിൽ സത്വത്വ ബുദ്ധി, ആ ശരീരബോധത്തോട് അവിവേകം കൊണ്ട് താതാത്മ്യപ്പെടുക, ശരീര സംബന്ധമായി വരുന്ന അക്ഷുത്പിപാസാദികളെ തൻ്റെ എന്ന് ധരിക്കുക, മനസ്സിൻ്റെ ഭാഗമായി വരുന്ന കാമക്രോധാദികളെ തൻ്റെ എന്ന് ധരിക്കുക, ഇങ്ങനെ വരുന്നിടത്താണ് ദോഷം. പൊതുവെ ഇതിനെല്ലാം ചേർത്ത് ശരീരബോധം എന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ശരീരബോധം എന്ന് പറയുന്നത് കേവല ശരീരപ്രതീതി മാത്രമാണെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? അത് സഹജമാണ്. നാമരൂപാത്മകമായി പ്രപഞ്ചം അനുഭവപ്പെടുന്നത് സഹജമാണ്. പക്ഷേ അതിന് അവിവേകത്തെ തുടർന്ന് അതിന് സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനോട് താതാത്മ്യപ്പെടുക, സത്യബുദ്ധിയിൽ വ്യവഹരിക്കുക, ഇതൊക്കെയാണ് ദോഷം. അല്ലാതെ ശരീരപ്രതീതിയല്ല. അതൊരു ജീവനെ സംബന്ധിച്ചിടത്തോളം ശരീരം ഉള്ളിടത്തോളം കാലം ശരീരപ്രതീതി ഉണ്ടായിരിക്കും. ജ്ഞാനിയാണോ അജ്ഞാനിയാണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ആ ജീവൻ ഈ ശരീരത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്നിടത്തോളം കാലം, പരമാർത്ഥ ജ്ഞാനിയാണെങ്കിലും ശരി, ശരീരപ്രതീതി ഉണ്ടായിരിക്കും, പ്രപഞ്ചപ്രതീതി ഉണ്ടായിരിക്കും. ദോഷം ചെയ്യുന്ന കാര്യമല്ല. പക്ഷെ അതിനെ വിഷയത്വേന കാണുക, അതിനെ സത്യത്വേന കാണുക, അതിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കുക, ഇതിനാണ് വിഷയദൃഷ്ടി എന്ന് പറയുന്നത്. ആ വിഷയദൃഷ്ടിയാണ് ഇവിടുത്തെ ആത്മബോധം കൊണ്ട് വിവേകം കൊണ്ട് തിരസ്കരിക്കേണ്ടത്. അതിന് മനനം ആവശ്യമാണ്. അതും എങ്ങനെ വേണമെന്ന് പറയുന്നു? സന്യാസപൂർവകമായ മനനം ആവശ്യമാണെന്ന് പറയും. സർവകർമ്മത്യാഗ രൂപത്തിലുള്ള സന്യാസപൂർവകമായ മനനം, അത് കർശനമായി പറയുന്നു. ജ്ഞാനവും സന്യാസവും ഒരുമിച്ചുണ്ടായതേ പറ്റും എന്ന് പറയും. ആ സന്യാസം കർമ്മത്യാഗ രൂപത്തിലുള്ളതാണെന്നും പറയും. അവിടെ ജ്ഞാനത്തിൻ്റെ ആവർത്തി കൊണ്ട് വീണ്ടും വീണ്ടും അവൻ ആ ബോധം തന്നെ വരുന്നതുകൊണ്ട്, മറിച്ച് ഉള്ള ബോധം ഇവിടെ പറയുന്ന വിഷയദൃഷ്ടി അത് കുറയുന്നതുകൊണ്ട് അത് ദുർബലമാകുന്നു. കുറയുന്നത് ദുർബലമാകും. ഇത് ആവർത്തി കൊണ്ട് കൂടുന്നതുകൊണ്ട് ഇത് ദൃഢമാകും. അതാണ് അതിൻ്റെ ബലം എന്ന് പറയുന്നത്. ബലം അങ്ങനെയല്ല, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? സംശയ വിപരീതയൊന്നും ഇല്ലാതിരിക്കും, അതാണ് ബലം. അത് മാത്രമല്ല ബലം എന്ന് പറയും. ബലം എന്ന് പറയുന്നത് ദൃഢമായ സ്മൃതി പോലെ ഒരു കാര്യത്തെ മനഃപ്പാഠം ചെയ്തു വെച്ചു. ചെറിയ പ്രായത്തിൽ മനഃപ്പാഠം ചെയ്തതാണ് ഗായത്രി മന്ത്രം. വർഷങ്ങൾ കഴിഞ്ഞു മരണസമയത്തും അത് ഓർമ്മയിൽ വരുന്നു. എന്തുകൊണ്ട്? ദൃഢമായതുകൊണ്ടാണ്. എന്തുകൊണ്ടങ്ങനെ വരുന്നത്? അത് ആവർത്തനം കൊണ്ട്. അപ്പോൾ ഇവിടെ ദൃഢമായി ബോധിക്കുന്നു, പിന്നെ ആവർത്തിക്കുന്നു. അതാണ് അതിൻ്റെ ബലം. അപ്പോൾ ആവർത്തനം കൊണ്ടും ബലം വരും. സംശയ വിപര്യാദികൾ മാറുന്നുകൊണ്ടും ബലം വരും. ഏതായാലും ആ ബലം കൊണ്ട് വിഷയദൃഷ്ടിയെ തിരസ്കരിക്കുക, അനാത്മദൃഷ്ടിയെ തിരസ്കരിക്കുക, പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബുദ്ധിയെ തിരസ്കരിക്കുക. അതാണ് അതിന് ഭാഷകാരൻ സന്യാസത്തെ കൂടി വേണം എന്ന് നിർബന്ധമായും പറയുന്നു. അതഹ തദ്ഭാവീന ബാല്യേന തിഷ്ഠാസീത്. അപ്പോൾ ആ ജ്ഞാനത്തിൻ്റെ ബലത്തിൽ, ആ ജ്ഞാനത്തിൻ്റെ ആവർത്തി കൊണ്ട് വിഷയദൃഷ്ടിയെ തിരസ്കരിച്ചുകൊണ്ട് ആ ജ്ഞാനത്തിൽ നിലനിൽക്കുക, അതാണ് പറയുന്നത്. തദ്ഭാവീന ബാല്യേന തിഷ്ഠാസീ എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ജ്ഞാനത്തിൻ്റെ ആവർത്തി, അതാണ് ജ്ഞാനത്തിൻ്റെ ബലം. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ്? പ്രപഞ്ച പ്രതീതി ഇതിന് ദോഷമല്ല. പ്രപഞ്ച പ്രതീതി ഉള്ളിടത്ത് ജ്ഞാനബലം, ജ്ഞാനത്തിൻ്റെ ആവൃത്തി അതുണ്ടാവും. പറഞ്ഞു എന്താണ്? ഒരു സമയത്ത് രണ്ട് ജ്ഞാനം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. എന്റെ മുമ്പിൽ പുസ്തകമായിരിക്കുന്നു, പുസ്തകമാണെന്നുള്ള ജ്ഞാനമുണ്ട്, പുസ്തക പ്രതീതിയുണ്ട്, ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്കിത് പേനയാണെന്നുള്ള ബോധം കൂടെ ഉണ്ടാവും. ഉണ്ടാകത്തില്ല. ഒരു വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ സ്വസ്വരൂപം എന്ന് പറയുന്നത് പരമാർത്ഥമാണ്. ആ പരമാർത്ഥത്തെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. ആ പരമാർത്ഥത്തെ സംബന്ധിച്ച് ഏകമായ ബോധമാണ്. എന്താണ് അത്? നിത്യമാണ്, ശുദ്ധമാണ്, മുക്തമാണ്, നിരന്തരമാണ്, സർവാന്തരമാണ്. അത് എന്തെല്ലാം വിശേഷണങ്ങൾ അതിന് യോജിപ്പിക്കാമോ ആ വിശേഷങ്ങളോട് കൂടിയാണ് അതിനെ ഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ബോധവും പ്രപഞ്ച പ്രതീതിയും ഒരേ കാലത്ത് ഇരിക്കുമോ? അല്ലെങ്കിൽ പ്രപഞ്ച പ്രതീതിയിൽ ഇങ്ങനെയൊരു ബോധം ഉണ്ടാകുമോ? അതായത് പ്രപഞ്ച പ്രതീതിന് തടസ്സമല്ല ഈ ഒരു ബോധത്തിന്. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രതീതി ഉള്ളപ്പോൾ തന്നെ ഇത് സത്യമാണെന്നുള്ള ബോധമുണ്ടല്ലോ, അത് പ്രപഞ്ച പ്രതീതിക്ക് തടസ്സമല്ല. പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് ഇത് സത്യമാണ്, ഇതാണ് സത്യം, ഇതാണ് പരമാർത്ഥം എന്നുള്ള ബോധമുണ്ട്. അപ്പൊ ആ ഇത് പരമാർത്ഥം എന്നുള്ള ബോധം എങ്ങനെയാണോ പ്രപഞ്ചപ്രതീതിക്ക് തടസ്സമല്ലാതിരിക്കുന്നത്, അതുപോലെ ഇത് പരമാർത്ഥമല്ലെന്നുള്ള ബോധവും പ്രപഞ്ചപ്രതീതിക്ക് തടസ്സമാണ്. അല്ലെങ്കിൽ ഇത് പരമാർത്ഥമാണെന്നുള്ള ബോധം മുമ്പ് ധരിച്ചിരുന്നത് പോലെയാണ്. അജ്ഞനെന്ത് ധരിക്കുന്നു? ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഇത് സ്വയം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ഈ നാമരൂപങ്ങളെ ആശ്രയിച്ചാണ് പരമാർത്ഥം നിൽക്കുന്നത്, ഈ നാമരൂപങ്ങളെ ആശ്രയിച്ച് എനിക്ക് പരമാർത്ഥബോധം ഉണ്ടാകുകയാണെന്ന് കരുതുന്നു. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചപ്രതീതിയുണ്ട്, പ്രപഞ്ചത്തിലുള്ള സത്യത്വ ബോധമുണ്ട്. തത്വജ്ഞനാണെങ്കിലോ പരമാർത്ഥ തത്വത്തെ ഗ്രഹിക്കുന്നു, ആ പരമാർത്ഥ തത്വത്തെ ആശ്രയിച്ച് ഈ പ്രപഞ്ചപ്രതീതി നിലനിൽക്കുന്നു. അവിടെ പ്രപഞ്ചപ്രതീതി മാറേണ്ട കാര്യമില്ല. തന്നെ സച്ചിദാനന്ദ സ്വരൂപനായി ഗ്രഹിക്കുന്ന ഒരുവൻ, ഇവിടെ അവസാനം പറയും, സർവവും സച്ചിദാനന്ദ സ്വരൂപനായി ഗ്രഹിക്കുന്ന ഒരുവൻ, അവനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച അനുഭവം ഉണ്ടാകുമ്പോൾ, നാമരൂപാത്മകമായ അനുഭവം ഉണ്ടാകുമ്പോൾ, തൻ്റെ പരമാർത്ഥ സ്വരൂപം തന്നെയാണ് ഈ നാമരൂപാത്മകമായി പ്രകാശിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ പരമാർത്ഥ സ്വരൂപത്തിൽ ആ പരമാർത്ഥ പ്രകാശത്തിൽ വെളിപ്പെടുന്നതാണിതെല്ലാം എന്നുള്ള ബോധമുണ്ടാകുന്നതിന് വൈരുദ്ധ്യമില്ല. അതിനാണ് പ്രപഞ്ചപ്രതീതി എന്ന് പറയുന്നത്. അപ്പോൾ പരമാർത്ഥബോധത്തിൽ പ്രപഞ്ചപ്രതീതി ഉണ്ടാകുന്നതാണ്. വൈരുദ്ധ്യമില്ലെങ്കിൽ അവിടെ ശാരീരിക ധർമ്മങ്ങളുടെ കേവല പ്രതീതി, മാനസിക ധർമ്മങ്ങളുടെ കേവല പ്രതീതി, പ്രാണധർമ്മത്തിൻ്റെ കേവല പ്രതീതി ഒന്നും നിഷേധിക്കുന്നില്ല. അവിടെയൊക്കെ എന്താണതിൽ വിപരീയമായി പരമാർത്ഥബോധം ഉണ്ടാകുന്നതാണ് ദോഷം ചെയ്യുന്നത്, അതാണ് അജ്ഞന് സംഭവിക്കുന്നത്. അജ്ഞനുകൊണ്ട് ശരീരധർമ്മങ്ങളുടെ പ്രതീതി, സ്ഥൂലത്വം, കൃശത്വം, ബാല്യം, യൗവനം, വാർദ്ധക്യം, പ്രാണധർമ്മത്തിൻ്റെ പ്രതീതിയുണ്ട് ക്ഷുത്പിപാസാദികൾ, അന്ധകരണധർമ്മത്തിൻ്റെ പ്രതീതിയുണ്ട് കാമക്രോധാദികൾ. പക്ഷേ അയാളെ സംബന്ധിച്ച് ആ പ്രതീതി അയാൾ പരമാർത്ഥമായി ധരിക്കുന്നു. പരമാർത്ഥത്തിൻ്റെ പ്രതീതികളായിട്ടല്ല, മറിച്ച് ആ പ്രതീതികളെ പരമാർത്ഥമായി ധരിക്കുന്നു. അപ്പോൾ അയാളെ സംബന്ധിച്ച് ഈ പ്രതീതികളുണ്ട്, പരമാർത്ഥബോധമുണ്ട്, തലതിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം അതിനെ പരമാർത്ഥമായി ധരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ വിഷയദൃഷ്ടി ഇവൾക്ക് അയാൾക്ക് ആകർഷണമുണ്ടാകുന്നു, അയാൾക്ക് ആത്മബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു, അയാൾ ഈ പിണ്ട അഭിമാനിയായിരിക്കുന്നു. തത്വജ്ഞൻ നേരെ മറിച്ച് ആ പ്രപഞ്ചപ്രതീതി ഉണ്ടെങ്കിലും ഈ പരമാർത്ഥബോധത്തിലാണ് അയാളിൽ പ്രപഞ്ചപ്രതീതി നിലനിൽക്കുന്നത്. അപ്പോൾ ശാരീരിക ധർമ്മങ്ങൾ എങ്ങനെയാണോ ശാരീരിക ധർമ്മങ്ങളുടെ പ്രതീതി, സ്ഥൂലത്വം, മന്ദത്വം, പടുത്വം, കർണപ്രതീതി ഇതെല്ലാം ഉണ്ടാകുന്നു, പ്രാണധർമ്മങ്ങളുടെ പ്രതീതി ഉണ്ടാകുന്നു ക്ഷുത്പിപാസാദികളുടെ, മാനസിക ധർമ്മങ്ങളുടെ കാമക്രോധാദികളുടെ പ്രതീതി ഉണ്ടാകുന്നു, എന്ത് പ്രതീതി ഉണ്ടായാലും ശരി അതിന് സത്വത്വ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അയാൾ അവിവേകം കൊണ്ട് അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ സുഷുപ്തിയിലേക്ക് പോകണം, അതിനെ ചർച്ച ചെയ്യും. മറിച്ച് തത്വജ്ഞാനത്തിൽ ഇതുണ്ട്. അപ്പോൾ തത്വജ്ഞാനത്തിൽ അത്തരം പ്രതീതി ഉണ്ടായിരിക്കേ തന്നെ തത്വജ്ഞാനത്തിൻ്റെ സവിശേഷത എന്താണ്? അങ്ങനൊരു പ്രതീതി ഉള്ളപ്പോഴും ആ തത്വജ്ഞാനത്തിൻ്റെ ദൃഢത, അതാണ് ബലമെന്ന് പറയുന്നത്. ആ ദൃഢതയുള്ളതുകൊണ്ട് അജ്ഞനെപ്പോലെ ഇതിനോട് അയാൾ താതാത്മ്യപ്പെടുന്നില്ല. ആത്മബോധത്തെ നഷ്ടപ്പെടുത്തിയിട്ട് അയാൾ അതിനോട് താതാത്മ്യപ്പെടുന്നില്ല. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആത്മബോധം ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് നഷ്ടപ്പെടേണ്ട ആവശ്യം വന്നില്ല. അതൊന്നും കൂടാതെ തന്നെ അയാൾ ഇതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശ്രവണാദി സാധനങ്ങൾ ചെയ്യുന്ന ഒരുവനാണെങ്കിലോ അങ്ങനെ ഒരു ആത്മബോധം ഉണ്ടാകുന്നു. ഉണ്ടാകുമ്പോൾ തന്നെ വീണ്ടും അവരുടെ സംസ്കാര ബലം കൊണ്ട് ഈ ശരീര പ്രപഞ്ചപ്രതീതി ഉണ്ടാകുന്നു. അതിലേക്ക് ചിലപ്പോൾ താതാത്മ്യപ്പെടാം, താതാത്മ്യപ്പെടാതിരിക്കാം. അപ്പോൾ താതാത്മ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാൾ വിവേകം കൊണ്ട് ആ താതാത്മ്യത്തെ ഒഴിവാക്കുന്നു. അജ്ഞനെപ്പോലെ അവൻ അതിൽ വിഹരിക്കുന്നില്ല. വിവേകം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അയാൾ അതിൽ നിന്ന് മുക്തനാകുന്നു. ആ താതാത്മ്യപ്പെടലിൽ നിന്നുള്ള മുക്തി, അതിനാണ് മുക്തി എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള മോചനത്തെയാണ് മുക്തി എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ സ്വയം തന്നിൽ സ്വതന്ത്രനായിരിക്കുന്നു, അയാൾ കൃതകൃത്യനായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പറയും, ഇവിടെ പറയും, അതിൻ്റെ അവസാനം അതിൻ്റെ സാരമായി വരുന്നതിനാണ് അടുത്ത് പറയുന്നത് മൗനം എന്ന് പറയുന്നത്. ആ മൗനം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ശുദ്ധമായ നില, ദൃഢമായ നില എന്ന് പറയുന്നു. മനനത്തിന് ആ ദൃഢത ഉണ്ടാകുന്നു, പക്ഷെ മനനത്തിൽ എന്ത് വരുന്നു, ആ ദൃഢതയ്ക്ക് ബാധ വരുന്നു. വീണ്ടും പ്രപഞ്ച താതാത്മ്യം അനുഭവപ്പെടുന്നു. വീണ്ടും അയാൾ പരാതിപ്പെടുന്നു, എനിക്ക് ആത്മബോധം ഉണ്ടായി, പക്ഷെ ഞാനിപ്പോൾ അജ്ഞനെപ്പോലെ പെരുമാറുന്നു. വിവേകം ഉണ്ടായിട്ട് എന്താ കാര്യം? ആ വിവേകത്തെ അവിവേകം കീഴ്പ്പെടുത്തുന്നു, എന്നിട്ട് അവിവേകിയെപ്പോലെ തന്നെ ഞാൻ പെരുമാറുന്നു. കാമക്രോധങ്ങൾക്ക് ഞാൻ വശംഗതനാകുന്നു, വശംവദനാകുന്നു എന്നൊക്കെ അയാൾ പറയുന്നു. അപ്പോൾ മനന സമയത്ത് മനനം ചെയ്യും. മറിച്ച് മൗനത്തിലാണെങ്കിലോ അതില്ല, അവിടെ അയാൾ ദൃഢനിശ്ചയനായിരിക്കുന്നു. അവിടെ പറയുന്നത് വിശുദ്ധമായ ജ്ഞാനമാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മലിനമായ ജ്ഞാനമാണ്. ഇത്രയും പറഞ്ഞു തന്നെ ഇതാണ്, തത്വജ്ഞാനത്തിന് ശേഷം പിന്നെ ഒരു വിഷയദൃഷ്ടി തിരസ്കരണം, അതിൻ്റെ ആവശ്യം എന്താണ്? ശ്രവണം കൊണ്ട് തന്നെ ആത്മബോധം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുടെ ആവശ്യം എന്താണ്? സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെ തന്നെ ചോദ്യം വരുന്നു, ശ്രവണം കൊണ്ട് തന്നെ ആ ബോധം ഉണ്ടാകുന്നെങ്കിൽ പിന്നെ സന്യാസത്തിൻ്റെ ആവശ്യം എന്താണ്? ഈ വിഷയദൃഷ്ടി തിരസ്കരണത്തിന് ഏറെ സഹായിക്കുന്ന ഒന്നാണ് ബാഹ്യമായ ത്യാഗം. ബാഹ്യമായ ത്യാഗം, അതിന് ഭാഷ്യകാരനൊന്നു കൂട്ടി ചേർത്ത് എന്താണ്? ആ ബാഹ്യമായ ത്യാഗം സർവകർമ്മങ്ങളെ ഒഴിവാക്കുന്നതായിരിക്കും. ആ സർവകർമ്മങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞു ഭിക്ഷാചര്യത്തോടു കൂടിയുള്ള ഇതെന്ന് പറഞ്ഞു. അത് ഇപ്പോ തത്വജ്ഞാനത്തിന് ശേഷമുണ്ട്. ശ്രവണ മനനാദി സാധനകൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അങ്ങനെ ഒന്ന് വേണം. അപ്പോ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ആ ശങ്കരാചാര്യർ പറയുന്ന ഈ ഭിക്ഷാചര്യം പ്രായോഗികമല്ല എന്ന് പറയുന്നു. അപ്പോൾ അത് ശങ്കരാചാര്യർ അത് അവിടെ വെച്ച് പറയുകയും ചെയ്യുന്നു, ഭിക്ഷാചര്യം കൂടിയേ ചെയ്തു തീരുമെന്നു. അപ്പോൾ ആ ഒരു തലത്തിൽ ഇത് അപ്രായോഗികമാകുമല്ലോ, ഈ കാലദേശങ്ങൾക്കനുസരിച്ച് അത് അപ്രായോഗികമാണല്ലോ. കാരണം ശങ്കരാചാര്യർ ഒരു കാര്യത്തിൽ ദൃഢമായി പറയും, തത്വജ്ഞാനം തന്നെ അതുപോലെ മുഖ്യമായി പറയുന്നു സന്യാസം. ആ സന്യാസത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നു ഭിക്ഷാചര്യം. അത് സാധ്യമല്ലല്ലോ. അപ്പോൾ ഫലത്തിൽ അങ്ങനെ ഒരു നിഷ്ഠ അസാധ്യമായിത്തീരുന്നു. ഭിക്ഷാചര്യം അസാധ്യമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? സന്യാസത്തിലെ സന്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്യാഗമാണ്, സർവകർമ്മത്യാഗം. ആ സർവകർമ്മത്യാഗത്തിൽ വരുന്ന ഒരനുഷ്ഠാനം, അതിനാണ് ഭിക്ഷാചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതുകൊണ്ട് സർവകർമ്മത്യാഗം അസാധ്യമെന്നല്ല പറയുന്നത്, പക്ഷെ ഭിക്ഷാചര്യം എന്ന് പറയുന്ന ആ പ്രവൃത്തി അത് അസംഭവമാണെന്ന് പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ എന്താണ് സർവകർമ്മത്യാഗം എന്ന് പറഞ്ഞാൽ ചോദ്യം? അപ്പോൾ സർവകർമ്മത്യാഗത്തിലും ശങ്കരാചാര്യർക്ക് ഭിക്ഷാചര്യം എന്ന് പറയുന്ന ഒരു കർമ്മത്തെ അംഗീകരിക്കേണ്ടി വന്നു. ആ കർമ്മത്തിനെ അംഗീകരിക്കാൻ വേണ്ടി പറഞ്ഞു, അത് പ്രതിപത്തി കർമ്മമാണ്, മറ്റു പല രീതിയിലായാലും ശരി, അവിടെ ഏഷണയില്ലാത്തതാണ് എന്നെല്ലാം പല രീതിയിൽ പറഞ്ഞാണ് ഒരു കർമ്മം അവിടെ അംഗീകരിക്കേണ്ടി വന്നു. ഭിക്ഷാചര്യം എന്ന് പറയും, എന്തിനു ശരീരം നിലനിർത്തണം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അത്രയേ ഉള്ളൂ, കാലദേശങ്ങൾക്കനുസരിച്ച് കാലദേശോചിതം കർമ്മം അതാണല്ലോ ധർമ്മം. ഭിക്ഷുവിനെ കുറിച്ച് പറയുന്നു അവൻ ധർമ്മജ്ഞനാണ്. ശരി, അപ്പൊ തന്റെ ധർമ്മത്തെ കുറിച്ച് ബോധമുള്ള അവൻ ധർമ്മം എന്നുള്ളതിന് എന്താണോ ആത്മാവെന്നുള്ള അർത്ഥവും പറയുന്നുണ്ട്, ധർമ്മത്തിന് ആചരണം എന്നുള്ള അർത്ഥവും പറയുന്നുണ്ട്. രണ്ടും യോജിക്കും. തന്റെ ധർമ്മത്തെക്കുറിച്ച് ബോധം, ആത്മാവിനെ കുറിച്ച് ബോധമുള്ളൂ. തന്റെ ആചരണത്തെക്കുറിച്ച് ബോധമുള്ളൂ, ഭിക്ഷാചര്യത്തെക്കുറിച്ച് ബോധമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കർമ്മത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നും സർവകർമ്മങ്ങളെയും ത്യജിച്ചിട്ട് ഈ ശരീരം നിലനിർത്തുന്നുള്ള ഒരു കർമ്മത്തെ സ്വീകരിക്കാം. അത് ഭിക്ഷാചര്യം തന്നെ ആയിരിക്കണമെന്നില്ല, കാലദേശോചിതമായ കർമ്മമാകാം, ഏത് പ്രവൃത്തിയാകാം എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഇന്നും ഈ ആശ്രമങ്ങളുടെയൊക്കെ പ്രസക്തി വരുന്ന അതാണ്. കാരണം അങ്ങനെ കേവലം ജീവന ഉപാധി ആയി മാത്രം ഒരു കർമ്മം ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിൽ പറ്റത്തില്ല. സമൂഹത്തിൽ അതിനുള്ള സംരക്ഷണം കിട്ടത്തില്ല. കാരണം സമൂഹം എന്ന് പറയുന്നത് ഒരുപാട് പ്രലോഭനങ്ങൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ചും അതും കാലദേശോചിതമായി ചിന്തിക്കുമ്പോൾ സമൂഹത്തിൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കാൻ ഒരു സാധാരണ ഒരുത്തിന് സാധ്യമല്ല. സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവിടെ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ഒരു സംരക്ഷണം ആവശ്യമാണ്. ആ സംരക്ഷണമില്ലെങ്കിൽ പ്രലോഭനങ്ങൾക്ക് കാരണം എന്താണോ ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമോപി കർഷതി മനു പറഞ്ഞിരിക്കുന്നു. ആ അവനുള്ള വിവേകം ഉണ്ടെങ്കിൽ തന്നെ ശരി, ഇന്ദ്രിയങ്ങൾ അവനെ ആകർഷിക്കും, വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ പറയുന്ന വിവേകമോ സന്യാസമോ ഒന്നും സമൂഹത്തിൽ സാധ്യമേ. അപ്പോൾ അവൻ സമൂഹത്തിൽ നിന്ന് മാറി താമസിക്കുന്നു, സമൂഹമധ്യത്തിൽ നിന്ന്. അതെന്തിനാണ്? അവനൊരു സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതാണ് ഇന്നത്തെ ആശ്രമങ്ങളെന്നും മറ്റും പറയുന്നത്. അങ്ങനെയുള്ള സങ്കേതങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്, അത്തരം സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്ത് ചെയ്യുന്നു? അവന് ബാഹ്യമായ സമൂഹത്തിൻ്റെ പ്രലോഭനങ്ങൾ അവന് അവിടെ അതിജീവിക്കാൻ കഴിയും. അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്ന് അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് പരാജയമാണ്. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സംരക്ഷണവും അതിജീവനവുമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? പ്രവർത്തിക്കുക. അവിടെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ നിലയെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്, കാലദേശങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുകയാണ്. കാരണം അതേ പറ്റൂ, അവിടെയും ഒരു കർമ്മം അവന് ശേഷിക്കും. സ്വധർമ്മമായി അവൻ ചെയ്യേണ്ട ഒരു കർമ്മം ശേഷിക്കും, ആ കർമ്മത്തെ അവൻ ചെയ്യുക. ഭിക്ഷാടനത്തിന് പകരം അല്ല, അതിനകത്ത് ഭിക്ഷ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അത് സാധ്യമല്ലല്ലോ. അപ്പോൾ അത് സ്വധർമ്മമായി ചെയ്യുക, അല്ലെങ്കിൽ പരോപകമായ സന്യാസിക്കും. ശങ്കരാചാര്യ ധർമ്മം പറഞ്ഞില്ലേ ഭിക്ഷാടനം? അപ്പോൾ ആശ്രമ സന്യാസി എന്ന് പറയാം, ആശ്രമത്തിൽ ജീവിക്കുന്ന സന്യാസി. അവനും ഒരു ധർമ്മം ചെയ്യേണ്ടി വരും, അതല്ലാതെ മറ്റൊരു വഴിയില്ല. അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് പോവുക, അവിടെ പോയി കഴിഞ്ഞാൽ ഈ സംരക്ഷണം പൂർണ്ണമായും നഷ്ടപ്പെടും. അവിടെ ഒരാൾക്ക് ഇതിനെ അതിജീവിച്ച് പോകാൻ, പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ സാധ്യമല്ല. ഒരു ആശ്രമം എന്ന് പറയുമ്പോൾ എന്താണ്? അത് മാത്രം കേട്ടോ, അത് കേവലം ഒരു എന്താണ് ഒരു ബിൽഡിംഗ് അല്ല, മറിച്ച് അവിടെ ഒരു ഗുരു ഉണ്ടാകും, ഗുരുവിൻ്റെ ശിക്ഷണം ഉണ്ടാകും. അപ്പോൾ അവന് അവൻ്റെ ഉള്ളിൽ ആ ഗുരുവിൻ്റെ ശിക്ഷണത്തെ സംബന്ധിച്ചുള്ള ഭയഭക്തി ബഹുമാനങ്ങളെല്ലാം ഉണ്ടാകും. പുറലോകത്ത് ചെല്ലുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ നിലനിന്ന് പോകുന്നിടത്തോളം കാലം അവന് സ്വയം സംരക്ഷിക്കാൻ കഴിയും. നമ്മൾ പ്രായോഗികമായി ചിന്തിക്കും, വെറുതെ ആശയങ്ങളുടെ പുറകെ പോയിട്ട് കാര്യമില്ല. മറിച്ച് അവൻ സർവതന്ത്ര സ്വതന്ത്രനാകുന്നതിനൊരവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും അവനിതെല്ലാം നഷ്ടപ്പെടും. ഗുരു നഷ്ടപ്പെടും, ഗുരുവിൻ്റെ ഉപദേശം നഷ്ടപ്പെടും, ആ സംരക്ഷണം നഷ്ടപ്പെടും, സ്വാഭാവികമായിട്ടും അവൻ അധപ്പതിക്കും. അവിടെ രക്ഷപ്പെടുന്നതിനുള്ള ഇന്നത്തെ ഈ ലോകത്തിൻ്റെ പ്രലോഭനത്തിൽ രക്ഷപ്പെടുന്നതിനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ട് ഇത്തരം സങ്കേതങ്ങളിലും മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള സന്യാസവും ബ്രഹ്മചര്യവും ഒക്കെ പ്രായോഗികമായി സാധ്യമാകും. അപ്പോൾ ഇതിനുള്ള പോരായ്മകൾ ചിലപ്പോൾ ചിലർ ചൂണ്ടിക്കാണും. പോരായ്മ എന്ന് പറയുന്നത് സൃഷ്ടിയിൽ ഒന്നും തന്നെ പൂർണ്ണമായി സൃഷ്ടിച്ചിട്ടില്ലല്ലോ. ഏതിനും അതിൻ്റെതായ പോരായ്മകൾ കാണും. എന്നാലും അതിൻ്റെ സാധ്യതകൾ ഇത്തരം സങ്കേതങ്ങളിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഇല്ല. വേറെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരുവൻ്റെ മനസ്സിന് അവൻ്റെ കർണങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അത് ദുർവഴിക്ക് തന്നെ തിരിയും. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ആശ്രമത്തിൽ തന്നെ ബന്ധിക്കുകയാണ് ബലാൽ, വേറെ വഴിയില്ലാത്തതുകൊണ്ട്. എന്ന് നിങ്ങളൊരു ആരോപണമായി പറയരുത്, അതുകൊണ്ടാണ് ഞാൻ നേരിട്ടങ്ങ് പറഞ്ഞത്. വേറെ ഒരു വഴി ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഈ ആശ്രമ സന്യാസമേ സാധ്യമാകും. അപ്പോൾ അവിടെ മാത്രമേ ഇതിന് അവസരവും കിട്ടൂ. ശ്രവണ മനനങ്ങൾക്ക് വേറെ എവിടെ അവസരം കിട്ടുന്നു? അതിനൊരു അവസരം വേറെ ഒരിടത്തില്ലല്ലോ. സമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ശ്രവിക്കുന്നത്? അവിടെ എന്താ നമ്മൾ ശ്രവിക്കുന്നത്? അവിടെ ശ്രവിക്കുന്ന വിഷയങ്ങൾ വേറെയാണ്. അവിടെ തത്വബോധമൊന്നും അവിടെ ശ്രവിക്കാനില്ല. ലോക വിഷയങ്ങൾ ലൗകിക വിഷയങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ന്യൂനതകളും പോരായ്മകളും ഈ കാലം കൊണ്ട് കാലത്തിൻ്റെ സ്വാധീനം കൊണ്ട് വന്നു കഴിഞ്ഞാലും ഇതിനപ്പുറം ഒരു സംരക്ഷണം, ഒരാൾക്ക് ഇങ്ങനെ ഒരു മാർഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ഒരു സംരക്ഷണം വേറെ ഇല്ല. ഇന്നത്തെ കാലത്തിലല്ല, ഇനി ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ നമ്മളാരും കാണത്തുമില്ല. അതിനെന്തേ എല്ലാവരും മോക്ഷം നേടിപ്പോകില്ലേ? അതുകൊണ്ട് ഇത് ഈ കാര്യം എന്താണ്, ഈ അത് ഈ പറഞ്ഞു വന്നത് എന്താണ്, ഈ ജ്ഞാനബലം, ആ ജ്ഞാനബലം സന്യാസത്തോടു കൂടി തന്നെ ആയിരിക്കണം. അതാണ് ഭാഷ്യകാരം പറയുന്നത്. ആ സന്യാസം കാലദേശോചിതമായി ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സന്യാസം, അത് ശങ്കരാചാര്യ സന്യാസം പ്രായോഗികമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം ഇന്നെന്താണ് പ്രായോഗികമായ സന്യാസം ഒന്നുകൂടി മനസ്സിലാക്കും. അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞത്. അപ്പോൾ ബലം നാമ ആത്മവിദ്യയ അശേഷ വിഷയദൃഷ്ടി തിരസ്കരണം അത തദ്ഭാവേന ബാല്യേന തിഷ്ഠാസേ പറയുന്നു. സന്യാസത്തെ വിധിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ആ ബലം കൊണ്ട്, ജ്ഞാനബലം കൊണ്ട് സർവകർമ്മ ത്യാഗപൂർവകമായ സന്യാസത്തിൽ നിൽക്കുക എന്നാണ്. അപ്പോൾ അവനവൻ്റെ ശരീരം നിലനിർത്തുന്നതിനോ ചെയ്യുന്ന ഒരു കർമ്മം മറ്റുള്ളവർക്ക് ഗുണം വരുന്നതിന് എന്താ ദോഷം? അതെന്താ സഹിക്കാൻ വയ്യാത്ത? അപ്പോൾ അത് പരോപകാരപ്രദമാകും. അതിന് ശങ്കരാചാര്യർ പറയുന്നത് എന്താണ്, ഒരു കാര്യത്തിലാണ് ശിഖയും യജ്ഞോപവീതവും സ്വീകരിച്ചുകൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ ത്യജിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ത്യാഗത്തിന് ഇത്രയും ബലം കൊടുക്കുന്നത്. ഇന്നിപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ശിഖയും യജ്ഞവും ഇതൊന്നും ആവശ്യമില്ല, അതിരുന്ന ഉപദ്രവമാണ് പ്രവൃത്തികൾ ചെയ്യുമ്പോൾ. അതെല്ലാം വെച്ചുകൊണ്ട് ഇന്നത്തെ പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതൊരു ശല്യമായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ആ കർമ്മത്യാഗവും ഇന്നത്തെ കർമ്മത്യാഗവുമായിട്ട് ഒരു ബന്ധവും. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന സന്യാസവും ഇന്നും പ്രായോഗികമാണ്, പക്ഷെ അത് നമ്മൾ കാലദേശ ഉചിതമായി മനസ്സിലാക്കിയ ആ സന്യാസം പ്രായോഗികമാണ്. അല്ലാതെ ഇതിന് യാതൊരു തരത്തിലുള്ള ആശയക്കുഴപ്പമില്ല. പിന്നെ മറ്റത് നമ്മൾ അതിനെ വ്യക്തമാക്കാൻ വേണ്ടി വിശദീകരിച്ചു എന്നേ ഉള്ളൂ. എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞത് അത് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ശങ്കരാചാര്യർ പറഞ്ഞ സന്യാസം എന്താണ്? അത് ശിഖ യജ്ഞവും വീതവും ശിഖയും ത്യജിക്കുന്നത് തുടങ്ങുന്ന സന്യാസമാണ്. അതെന്തിനു വേണ്ടി പറഞ്ഞു? അത് നിത്യ നൈമിത്തിക കാമ്യ നിഷിദ്ധ കർമ്മങ്ങളെ ത്യജിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മങ്ങളും അതുമായിട്ട് ബന്ധമൊന്നുമില്ല. പിന്നെ അവിടെ ഏത് കർമ്മം പറഞ്ഞു? അന്ന് മറ്റൊരു കർമ്മമില്ല, അത് ത്യജിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? അത് ആ കർമ്മം പറഞ്ഞു. ഈ ഒരു കർമ്മമേ ഉള്ളൂ, അത് ചെയ്യുക എന്ന് പറഞ്ഞു. കാരണം വൈദിക വ്യവസ്ഥയിൽ വൈദിക നിഷ്ഠയിൽ ജീവിച്ചിരുന്ന ഓരോ സമൂഹത്തോട് പറയുമ്പോൾ അവർക്ക് കർമ്മം എന്ന് പറഞ്ഞാൽ അതേ മനസ്സിലാവും, വേറെ ഒന്നും മനസ്സിലാകത്തില്ല. അതിൽ വിട്ട് അവർക്കൊരു കർമ്മമില്ല. അവരുടെ എല്ലാ കർമ്മങ്ങളും ആ ഒന്നുകിൽ ശ്രൗതം അല്ലെങ്കിൽ സ്മാർത്ഥമാണ്. ഇരിക്കുന്നതും എണീക്കുന്നതും ഉടുക്കുന്നതും ഉണ്ണുന്നതും എല്ലാം സ്മാർത്ഥ കർമ്മങ്ങളാണ്. എല്ലാം നിയമബദ്ധമാണ്. എല്ലായിടത്തും മന്ത്രവും തന്ത്രവും എല്ലാം ഉണ്ട്. എല്ലായിടത്തും ഈ ശിഖയും യജ്ഞവും ഇതും എല്ലാം വേണം. ഇന്നതൊക്കെ പോയി, അപ്പൊ ഇന്ന് എന്താണ്, ഭിക്ഷാടനത്തിന് പകരം പരോപകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുക, തനിക്കും അന്യനും ഗുണം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുക, അതാണ് ഇന്നത്തെ സന്യാസം. തഥാ ആത്മന വിന്ദതേ വീര്യം ഇതി ശ്രുത്യന്തരം. വീര്യം എന്ന് പറയുന്നത് എന്താണ്? വിഷയ ദൃഷ്ടി തിരസ്കരണ സാമർഥ്യം. ഈ വിഷയ ദൃഷ്ടിയെ തിരസ്കരിക്കുന്നതിനുള്ള സാമർഥ്യം എന്ന് പറയുന്നത് എന്താണ്? ആ ജ്ഞാനം തന്നെയാണ്, ആ ജ്ഞാനത്തിന്റെ ബലം തന്നെയാണ്, ജ്ഞാനത്തിന്റെ ദൃഢത തന്നെയാണ്, അതാണ് ആത്മന. അവിടെ പറയുന്നത് തദ് വിജ്ഞാന അതിശയേന എന്നാണ്. ആ വിജ്ഞാനത്തിന്റെ ബലം കൊണ്ട്, ആ വിജ്ഞാനത്തിന്റെ ബലം എന്താണെന്ന് പറഞ്ഞല്ലോ, രണ്ടു തരത്തിൽ പറഞ്ഞു. ഒന്ന്, ആ വിജ്ഞാനം ആവർത്തിക്കും. ആ വിജ്ഞാനം നഷ്ടപ്പെട്ടാലും വീണ്ടും ആ വിജ്ഞാനത്തെ സ്വീകരിക്കുക, അത് അതിന്റെ ബലമാണ്. മറ്റൊന്ന്, ആ വിജ്ഞാനത്തിൽ ഉടപ്പം വരുന്ന ദോഷം, സംശയാദി ദോഷങ്ങൾ അതിനെ പരിഹരിക്കുക. രണ്ടു തരത്തിലായാലും ശരി, ആത്മന എന്ന് പറയുന്ന ആ വിജ്ഞാനത്തിന്റെ അതിശയം കൊണ്ടാണ് എന്നർത്ഥം. ഈ പുസ്തകത്തിൽ നോക്കിയിരിക്കുന്നവർ ഇവിടെ അധികം പേരില്ല, എന്നാലും ഇതെല്ലാം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കും, ഇത്രയും കാര്യങ്ങൾ. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം വലിയ പുസ്തകമാണ്, നിങ്ങളൊന്ന് പ്രത്യേകം നോക്കണം. അതിൻ്റെ അകത്ത് അതിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് ഇവിടെ, അതുകൂടെ ചേർത്തിട്ടാണ് ഞാൻ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ആരും ധരിച്ചത് പുസ്തകത്തിൽ ഇല്ലാത്ത പറയുന്നു. പുസ്തകത്തിൽ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു ചുരുക്കമാണ് അവരോട് ഞാൻ പറയുകയാണ്, മനസ്സിലാകുന്നവരുടെ. ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളുണ്ടാവും, ഒരു തരത്തിലുണ്ടെങ്കിൽ വേറെ തരത്തിൽ. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. അല്ല, പുസ്തകത്തിൽ ഇല്ലാത്തത് എൻ്റെ ഭാവനയിലുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നു, എല്ലാം അതിനകത്തുണ്ട്. വലിയ വസ്തുവത്തിൽ കൂടുതൽ കാര്യം കാണും, ചെറിയ വസ്തുവത്തിൽ കുറച്ച് കാര്യങ്ങളെ കാണും, ആ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ആത്മന തദ്വിജ്ഞാന അതിശയേന, ആ വിജ്ഞാന ദാർഢ്യം കൊണ്ട്, ഈ വിഷയദൃഷ്ടിയെ തിരസ്കരിച്ചുകൊണ്ട് ഒരാൾ മുന്നോട്ട് പോവുക, അതാണ് വീര്യം എന്നാണ്. ബലഹീനേന വിഷയദൃഷ്ടി തിരസ്കരണ സാമർഥ്യരഹിതേന നായം ആത്മാ ന ലഭ്യോ നായം ആത്മാ ബലഹീനേന ലഭ്യ എന്ന് പറഞ്ഞത്. ഈ വിജ്ഞാനത്തിന്റെ ദാർഢ്യം ഇവിടെ ഇത്രയും വ്യാഖ്യാനിച്ചില്ല, അവിടെ വ്യാഖ്യാനിച്ചിട്ടില്ല, എന്നാലും ഇതുപോലെ അവിടെ പറഞ്ഞു. അപ്പോൾ ബലമെന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഇപ്പം മുഖ്യമായും ചർച്ച ചെയ്യുന്നത് പാണ്ഡിത്യം, ബാല്യം, മൗനം, മൂന്ന് കാര്യങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങളിലൂടെയും ഉദ്ദേശിക്കുന്ന ജ്ഞാനമാണ് സന്യാസ സഹിതമായ ജ്ഞാനം. ആ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ബലഹീനേന എന്നുവെച്ചാൽ ഈ ജ്ഞാനത്തിന്റെ ബലമില്ലാതെ. ജ്ഞാനം തന്നെയാണ് ബലം. ജ്ഞാനത്തിന്റെ ബലം എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന് വേറെ വിശേഷിച്ച ഒരു ബലം, ഈ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം, അത് തന്നെയാണ് ബലം. ആ വിവേകത്തിന്റെ ദാർഢ്യം, അതുകൊണ്ട് അവൻ സ്വയം രക്ഷപ്പെട്ടിരിക്കുന്നു, ആ വിഷയങ്ങളുടെ കുരുക്കുകളിലൊന്നും ചെന്ന് പെടുന്നില്ല. ഇത് ഏത് സമയവും എക്കാലും ഒരാൾ ഈ പറയുന്ന തരത്തിൽ ആധ്യാത്മിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. ഏത് സമയവും ആ ശ്രവണ മനന നിധിധ്യാസനത്തിലൂടെ ആ ജ്ഞാനത്തിന്റെ ബലത്തെ സമ്പാദിച്ചുകൊണ്ടിരിക്കണം. ജീവന ഉപാധി എന്നുള്ള നിലയ്ക്ക് കർമ്മങ്ങൾ ചെയ്യാം, പക്ഷെ ഇതിനെ മറന്നിട്ടായിരിക്കരുത്. അത് സാധാരണ അങ്ങനെയാണ്, കർമ്മഠന്മാർ കർമ്മരസികന്മാർ അവർക്കിതിൽ താല്പര്യം വരുത്തി, അവർ കർമ്മത്തിൽ തന്നെ മുഴുകും. അപ്പോൾ ഇതിൽ താല്പര്യം വരുന്നവർ പോലും അവർക്ക് ഈ ജ്ഞാനത്തിന്റെ ബലമില്ലെങ്കിൽ പതിച്ചു പോകും. ജ്ഞാനം ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, ജ്ഞാനത്തിന് ബലമുണ്ടെങ്കിൽ പതിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്താണ് ബലഹീനേന വിഷയ ദൃഷ്ടി തിരസ്കരണ സാമർഥ്യരഹിതേന. ആ സാമർഥ്യമില്ലെങ്കിൽ അവൻ പതിച്ചു പോയാൽ ആരെക്കുറിച്ചും അത് ചിന്തിച്ചിട്ട് കാര്യമില്ല, തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് ഈ പതനം. ഇതുവരെ സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്ന് കരുതുക. അപ്പോൾ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഈ ജ്ഞാനത്തിൻ്റെ ബലം, വിവേകത്തിൻ്റെ ബലം. ജ്ഞാനം ഉണ്ടായിട്ടും പതിച്ചല്ലോ എന്ന് ഒരിക്കലും പരാതി പറയരുത്. ജ്ഞാനം ഉണ്ടായി, പക്ഷെ ജ്ഞാനത്തിന് ബലമുണ്ടായി, അങ്ങനെ വന്നാൽ പതിക്കും, അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിവിടെ എടുത്തു പറയുന്നു, ബലഹീനേന, ആ ജ്ഞാനബലമില്ലാത്തവന് നലഭ്യ, ഇവിടെ പറയാൻ പോകുന്ന മുക്തി അത് സാധ്യമല്ല, കൃതകൃത്യത അവനനുഭവിക്കാൻ സാധ്യമല്ല. ഇതിൻ്റെ ഫലം, ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് അനുഭവിക്കേണ്ട ഒരു കാര്യമാണ്, അനുഭവസിദ്ധമായ ഒരു കാര്യമാണ്. അതിങ്ങനെ ഒരു ആശയം പറഞ്ഞിട്ട് നമ്മളെ അങ്ങ് വിടുകയല്ല ചെയ്യുന്നു. മുക്തി സ്വയം അനുഭവിക്കുന്നു, ജീവൻ മുക്തി, ജീവിച്ചിരിക്കുന്ന അനുഭവിക്കുന്നു. ഇതിൽ നിന്നെല്ലാം, ഈ കെട്ടുപാടുകളിൽ നിന്നെല്ലാം ഉള്ള ഒരു മോചനം, അത് സ്വന്തം അനുഭൂതിയായി മാറണം. അങ്ങനെ മാറണമെങ്കിൽ ഈ ജ്ഞാനത്തിൻ്റെ ബലം വേണം. ബലമില്ലാത്തവനത് സാധ്യമല്ല. അതുകൊണ്ട് എന്താണ്, ശ്രവണം കൊണ്ട് തന്നെ ജ്ഞാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ജ്ഞാനമുണ്ടാകുന്നവൻ പിന്നെ വീണ്ടും അവൻ മനനം ചെയ്യുന്നു, വീണ്ടും അവൻ പതിച്ചു പോകുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കാം? അതാണ് ഇവിടെ പറയുന്നത്, സംഭവിക്കാം. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കേണ്ട, തനിക്ക് സംഭവിക്കാം. അതുകൊണ്ട് ഇന്ന ശക്തി സാക്ഷാത്കാരത്തും, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്, ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തിൻ്റെ ദൃഢതയാണ്, വേറെ ഒന്നുമല്ല. അതിന് ജ്ഞാനത്തെ ബലപ്പെടുത്തുക എന്നാണ്. കൃഷ്ണ അനാത്മദിയോ ഹുനതി ബാല്യശബ്ദ വിധേയാസ. ഈ അനാത്മബുദ്ധിയുടെ നാശം, അത് ജ്ഞാനബലത്തിനനുസരിച്ച് സംഭവിക്കുന്നു എന്നാണ്. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരർത്ഥം ഉണ്ടല്ലോ, അത് കൊടുക്കുക. എന്താണ്? പരേഷു ന പരേഷു ആത്മാനം ആവിഷ്കൃതമീഹതേ എന്നാ. അജ്ഞന്മാരെ പോലെ തൻ്റെ എന്തെങ്കിലും മഹത്വത്തെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ തത്വജ്ഞന്മാരുടെ, മഹാത്മാക്കളുടെ മഹത്വം വെളിപ്പെടുത്തുന്ന, അത് അവർ വെളിപ്പെടുത്തുന്നതല്ല, സ്വയം വെളിപ്പെടുത്തുന്നു. അവരതിനുവേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. ശങ്കരാചാര്യരുടെ മഹത്വം നമ്മളറിയുന്നത് ശങ്കരാചാര്യർ ശ്രമിച്ചിട്ടുണ്ട്. മറിച്ച് അജ്ഞനങ്ങനെയല്ല, സ്വയം അതിനു വേണ്ടി ശ്രമിക്കും. എങ്ങനെ? ജ്ഞാന ധ്യാന അധ്യയന അധ്യാപന ധാർമ്മികത്വം ഇതല്ല. അത് ഒഴിവാക്കുന്നതിനെയും പറയും ബാല്യം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ നിശേഷം കൃത്വ അഥ മനനാ മുനി യോഗി ഭവതി. ആ യോഗി എന്ന് പറയുന്ന അവസ്ഥയാണ് ഇതിൻ്റെ അവസാനത്തെ അവസ്ഥ. ഇത് യോഗമാണ്, ഇതിൻ്റെ ഇത് പ്രാപിച്ചവനാണ് യോഗി എന്ന് പറയുന്നത്. മുനി എന്നും പറയുന്നു, ഇവിടെ മുനി എന്ന് പറയുന്നു, ഭാഷ്യകാലം പറയുന്നു അവനാണ് യോഗി എന്നർത്ഥം. അപ്പോൾ യോഗി എന്ന് പറയുമ്പോൾ അത് അവൻ ശീർഷാസനത്തിൽ നിന്ന് യോഗിയായതല്ല. പിന്നെ എങ്ങനെയാണ് മനനാ, മനനം കൊണ്ട് യോഗിയായവനെ കുറിച്ച് അവിടെ പറയുന്നു. അല്ലെങ്കിൽ മറ്റേ യോഗ, മറിച്ചയോഗ, ഇന്നാരുടെ യോഗ, വേറൊരാളുടെ യോഗ, അങ്ങനെ കൈയും കാലം മുളയ്ക്കുന്ന യോഗം ഉണ്ടല്ലോ. ഇവിടെ എന്താണ്? മനനം കൊണ്ട്. മനനം എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ അത്. ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ നിശേഷം കൃത്വ, അതാണ് മനനം കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നു. ബാല്യത്തെയും ആ ശ്രവണത്തിൽ നിന്നുണ്ടായ ജ്ഞാനം, പിന്നെ പാണ്ഡിത്യം ശ്രവണത്തിൽ നിന്നുണ്ടായ ജ്ഞാനം, പിന്നെ ബാല്യം അതിൻ്റെ ദൃഢത, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനനം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഈ രണ്ടും സ്വായത്തമായി കഴിഞ്ഞാൽ അതാണ് പറയുന്നത് നിർവിദ്യ എന്നുവെച്ചാൽ നിശേഷം, നിശേഷം എന്ന് വെച്ചാൽ പൂർണ്ണമായി, കൃത്വ ചെയ്തിട്ട് എന്ന് വെച്ചാൽ സമ്പാദിച്ചിട്ട്. അപ്പോൾ പാണ്ഡിത്യം ജ്ഞാനം, പ്രഥമ ജ്ഞാനം, ബാല്യം ആ ജ്ഞാനത്തിൻ്റെ ദൃഢത, ഇത് രണ്ടും കൊണ്ട്, ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്താണ് പറഞ്ഞത് മനനാ. കേവലം മനനത്തെ മാത്രമാണ്, എന്തുവരുന്നു? അവൻ യോഗിയായിത്തീരുന്നു. മുനി, അതിനെവിടെ മുനി എന്ന് പറഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ അവസ്ഥയായി, ബാല്യം, പാണ്ഡിത്യം, മുനി എന്ന് പറയും. അപ്പോൾ ഇതിനെ കുറിച്ച് ഭാഷ്യകാരം പറയും, ആ മുനി എന്ന് പറയുന്നതിനോട് ഉദ്ദേശിക്കുന്നത് ആ ബോധത്തിന്റെ പൂർണ്ണത, ബ്രഹ്മൈവ സർവമിതി പ്രത്യയ യസ്യ ഉപജായതേ സ ബ്രാഹ്മണ കൃതകൃത്യോ അതോ ബ്രാഹ്മണ, അവിടെ എല്ലാം പൂർണ്ണമാകും. ഇപ്പോൾ ഇവൻ ചിന്തിക്കുന്നത് അറിയുന്നത് തന്നെ കുറിച്ചാണ്, അങ്ങനെയാണ് തുടങ്ങുന്നത്. ശ്രുതി പറയുന്നത് എന്താണ്? ത്വം, നീ, നിന്നെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അവൻ ഗ്രഹിക്കേണ്ടത് തന്നെ സംബന്ധിച്ചാണ്. പക്ഷേ നിന്നെക്കുറിച്ച് എന്താ പറയുന്നത്? തത്. അപ്പോൾ അവിടെ സർവത്തെയും ഗ്രഹിക്കുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് എന്ത് വരുന്നു? താൻ നിത്യനും ശുദ്ധനും മുക്തനുമാണെന്ന് ഗ്രഹിക്കുമ്പോൾ അത് കേവലം വ്യക്തിനിഷ്ഠമായ തന്നെക്കുറിച്ചുള്ള ഒരു ബോധമല്ല, മറിച്ചത് സർവാത്മഭാവമാണ്, ബ്രഹ്മൈവ സർവം. ആ ഒരു ബോധത്തിലെത്തിച്ചേരുന്നു. ആ ബോധം, ആ ബോധമുള്ളവനെ ഇവിടെ യോഗി എന്ന് പറയുന്നു. ആ ബോധമുള്ളവനെയാണ് മുനി എന്ന് പറയുന്നത്. ആ ബോധമുള്ളവനാണ് ഇവിടെ ബ്രാഹ്മണ എന്ന് പറയുന്നത്. ആ ബോധമുള്ളവനാണ് ഇവിടെ കൃതകൃത്യൻ എന്ന് പറഞ്ഞാൽ മുക്തൻ എന്ന് പറയുന്നു. അതിൻ്റെ അടയാളം ആ ബോധമാണ്, വേറൊന്നുമല്ല. സർവാത്മഭാവം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആത്മബോധം എന്ന് പറയുന്നു. പിന്നെ ചിലയിടത്തൊക്കെ ഈ സാമ്പ്രദായിക ശാസ്ത്രങ്ങളൊക്കെ പറയും, ജീവാത്മ പരമാത്മ ഏകത്വ ബോധം എന്നെല്ലാം ചിലയിടത്ത് പറയും. അഖണ്ഡ ബ്രഹ്മ സാക്ഷാത്കാരം എന്ന് പറയും. കേട്ട പേടിയാകുന്ന വാക്കുകളുമുണ്ട്. ഇതെല്ലാം എന്താണ്? ഒറ്റ വാക്കിലൂടെ പറഞ്ഞിരിക്കുന്ന മുനി, അതിനപ്പുറമൊന്നുമില്ല. മുനി എന്ന് പറയുന്ന അവസ്ഥയെ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ എന്താണ് മൗനം കൊണ്ട് സംസാരിക്കാതിരിക്കുന്നതുകൊണ്ട് മുനി എന്നെല്ലാം പറയും. അതൊക്കെ സാമാന്യ അർത്ഥങ്ങളാണ്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്, തത്വബോധം കൊണ്ട് മുനി. അതിനെ ഇവിടെ പറയും, പ്രതികാരം പറയും. ആ മുനി എന്ന് പറഞ്ഞാൽ ശുദ്ധധീ എന്നാണ് വാർത്തകാരം പറയുന്നത്. ശുദ്ധമായ ബോധം ഉള്ളവൻ, അവനാണ് മുനി എന്ന് പറയുന്നത്. അതാ പരമ വിശുദ്ധമായ ബോധത്തിൽ അത് അവസാനിക്കുക. പരമാത്മാവിനെ കുറിച്ചുള്ള വിശുദ്ധമായിട്ടുള്ള സംശയാദികളില്ലാതെയുള്ള ആ ബോധം, അതിനെയാണ് ഇവിടെ മുനി എന്ന് പറയുന്നത്, യോഗി എന്ന് പറയുന്നത്. യോഗി എന്നുള്ള ശബ്ദം കേട്ടുകൊണ്ട് ആ ശങ്കരാചാര്യർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം യോഗാസനങ്ങളിലെത്തിയെന്ന് ധരിക്കരുത്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് മനനാഥ് എന്നുള്ള വിശേഷണം ചേർത്തത്. ഏതാവധി ബ്രാഹ്മണേന കർത്തവ്യം, ഇതാണ് ബ്രാഹ്മണന്റെ കർത്തവ്യമായിരിക്കുന്നത് എന്ന് പറയുന്നു. ഇവിടെ അടുത്ത് പറയുക എന്താണ്? ബ്രാഹ്മണന്റെ കർത്തവ്യം എന്ന് പറയുമ്പോൾ അതിനൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. അതുകൊണ്ട് അവസാനം പറയുന്നതാണ് സബ്രാഹ്മണ, ആരാണോ മുനി അവനാണ് ബ്രാഹ്മണൻ എന്നാണ്. അങ്ങനെയാണ് ഇത്. തുടക്കത്തിൽ തന്നെ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, ഇവിടെ ഇത് ആരാണ് സന്യാസിക്കുക, സന്യാസത്തിന് അധികാരം, അങ്ങനെയുള്ള ഒരു അധികാര നിരൂപണത്തിലുള്ള ഒരു സന്ദർഭമല്ല ഇത്. മറിച്ച് എന്താണ് ബ്രാഹ്മണൻ എന്ന് പറയുന്ന സന്ദർഭം, അധികാരിയെ കുറിച്ചുള്ള ചിന്തയാണ് എന്നാണ്. പക്ഷെ ബ്രാഹ്മണൻ എന്നുള്ള ശബ്ദം കേട്ടുകഴിഞ്ഞാൽ ഉടൻ ശങ്കരായർക്ക് കാലളകും. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ നമ്മൾ പോയി കൺട്രോൾ ചെയ്യണം. അതൊരു കുഴപ്പമുണ്ട്. മുമ്പ് ഉടനെ അല്പം ഒന്ന് തിരിച്ച് ചിന്തിച്ചില്ലെങ്കിൽ ആശാനൊരു സുഖവും വരത്തില്ല. അപ്പോൾ ഇവിടെ പറയുന്ന സബ്രാഹ്മണ കൃതകൃത്യോ അതോ ബ്രാഹ്മണ എന്ന് വ്യക്തമായി പറയും. അതുകൊണ്ടാണ് അവൻ ബ്രാഹ്മണനാകുന്നത്. അടുത്ത് പറയും ഭാഷകാരൻ തന്നെ പറയും, അതാണ് മുഖ്യബ്രാഹ്മണൻ എന്ന് പറയുന്നത്. മറ്റത് ഗൗണബ്രാഹ്മണനാണ്. എന്നുവെച്ചാൽ മുഖ്യമായ അർത്ഥത്തിൽ ഈ ബോധമുള്ളവന് മാത്രമേ ബ്രാഹ്മണെന്ന് പറയാവൂ, അവന് മാത്രമേ ബ്രാഹ്മണത്വമുള്ളൂ, അവന് മാത്രമേ ബ്രാഹ്മണനെന്ന് അവകാശമുള്ളൂ. അല്ലാതെ ശിഖയും പൂണുന്നവനും വയ്ക്കുന്നതല്ല ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലർ അങ്ങനെ സംശയിച്ചിട്ട് ബ്രാഹ്മണനാകാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സാധനവും ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊരിക്കലും ബ്രാഹ്മണനാകത്തില്ല. ഇത് അറുത്ത് കളഞ്ഞാലേ ബ്രാഹ്മണനാകുമെന്നാണ് ഇവിടെ പറയുന്നത്. ബ്രാഹ്മണനാണെങ്കിൽ ഇതെല്ലാം മുറിച്ചു കളയുന്നു, അതാണ് ശരിയായിട്ടുള്ള ബ്രാഹ്മണൻ. അപ്പോൾ ഈ രണ്ടടയാളവും വെച്ചും കൊണ്ട് ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് എന്ന് പൂന്താനം പറഞ്ഞതുപോലെ കുന്തിച്ച് നടക്കുന്നവരെ ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് അത് ഗൗണബ്രാഹ്മണരാണ്. മുഖ്യമായി അവർക്ക് ബ്രാഹ്മണത്വം ഇല്ല എന്നാണ്. ഈ ബോധമുള്ളവൻ അവന് ബ്രാഹ്മണനാണ്, ആ ബ്രാഹ്മണനാകുന്നതിന് ഇത് രണ്ടും പാടില്ല ആണ് ശങ്കരാചാര്യർ കർശനമായി പറയുന്നു. ഒരുവൻ ബ്രാഹ്മണനാകണോ ആദ്യം ഇതെല്ലാം പറിച്ചു കളയും, എന്നാലേ അവന് ബ്രാഹ്മണനാകാൻ പറ്റൂ എന്നാണ്. നേരെ തിരിച്ചാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഓം ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.